ഭാഷ്യം നസഭൂയോ അഭിജായതേതി സമ്യഗ്ദർശനഫലം അവിദ്യാദി സംസാര ബീജ നിവൃത്തിദ്വാരേണ ജന്മാഭാവ ഉക്ത ജന്മകാരണം ജ അവിദ്യാനിമിത്തക ക്ഷേത്രക്ഷേത്രജ്ഞ സംയോഗ ഉക്ത അഥ തസ്യാഹ വിദ്യായാഹ നിവർത്തകം സമ്യഗ്ദർശനം ഉക്തമപി പുനഃ ശബ്ദാന്തരേണ ഉച്യതി സമം. ജന്മാഭാവം, അതായത് സംസാര നിവൃത്തി, അതാണ് മുമ്പ് ചർച്ച ചെയ്തത്. എങ്ങനെ നസഭൂയോ അഭിജായതി രീതി, അവൻ വീണ്ടും ജനിക്കുന്നില്ല, അവന് പിന്നീട് ജന്മമില്ല. ഇതെന്താണ് സമ്യക് ദർശന ഫലം? സമ്യക് ദർശനത്തിന്റെ ആ സമ്യക് ദർശനം എന്താണെന്നാണ് അടുത്ത് പറയുന്നത്. അത് ജ്ഞാനിയുടെ അനുഭവം, അതാണ് സമ്യക് ദർശനം. അതിന്റെ ഫലം എന്താണ്? അവിദ്യാദി സംസാര ബീജ നിവൃത്തിദ്വാരേണ ജന്മാഭാവം. അവിദ്യ, അസ്മിത, രാഗ, ദ്വേഷം തുടങ്ങിയ സംസാര ബീജം, ഈ സംസാരത്തിന് കാരണമായിരിക്കുന്ന ദോഷം, അതിന്റെ നിവൃത്തിയിലൂടെ സംഭവിക്കുന്ന ജന്മാഭാവം, മുക്തി, അതാണ് മുമ്പ് ചർച്ച ചെയ്തത്. 24 തുടങ്ങിയ ശ്ലോകങ്ങൾ ചർച്ച ചെയ്തു. എന്താണ് ഈ സംസാരത്തിന് കാരണം? ജന്മകാരണം അവിദ്യാനിമിത്ത ക്ഷേത്രക്ഷേത്രജ്ഞ സംയോഗ. ജന്മത്തിന് കാരണമായിരിക്കുന്ന ഇവിടെ ക്ഷേത്രക്ഷേത്രജ്ഞ സംയോഗമാണ്. അതും വിശദമായി ചർച്ച ചെയ്തു. അതിന് കാരണം അവിദ്യയാണ്, അതും പറഞ്ഞു. അത് തസ്യഹ വിദ്യായഹ നിവർത്തക സമ്യക് ദർശനം. അവിദ്യയുടെ നിവർത്തകമായിരിക്കുന്ന, അവിദ്യ ഇല്ലാതാക്കുന്ന എന്താണ്? സമ്യക് ദർശനമാണ്. ഉക്തമവി പുനഃ ശബ്ദാന്തരേണ ഉച്ചതി, അന്ന് പറഞ്ഞതാണ്, ഇന്നലെ അതിനെ വീണ്ടും പറയുന്നു. സമം എന്ന് പറഞ്ഞ് ശ്ലോകത്തെ വ്യാഖ്യാനിക്കുകയാണ്. അപ്പൊ സമ്യക് ദർശനത്തിന്റെ ഫലത്തെക്കുറിച്ച് മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ്, വീണ്ടും അത് പറയുകയാണ്. സമം നിർവിശേഷം തിഷ്ഠന്തം സ്ഥിതി കുറവന്തം. സമമായി, സമം തിഷ്ഠന്തം എന്നാണ്. സമമായി, നിർവിശേഷമായി, ഒരു തരത്തിലും വിശേഷിപ്പിക്കാൻ കഴിയാത്തതായി സ്ഥിതി ചെയ്യുന്ന, അതാണ് ആര്? പരമേശ്വരൻ. പരമേശ്വരൻ ഒരു വിശേഷണങ്ങളെ കൊണ്ടും വിശേഷിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ സ്ഥിതി ചെയ്യുന്നു. എവിടെ? സർവേഷു സമസ്തേഷു ഭൂതേഷു ബ്രഹ്മാതിസ്ഥാവരാന്തേഷു പ്രാണിഷു. സർവേഷു ഭൂതേഷു, സർവപ്രാണികളിലും, ഭൂതങ്ങൾ എന്ന് പറഞ്ഞു പ്രാണികൾ. പ്രാണി എന്ന് പറയുമ്പോൾ ബ്രഹ്മാവ് തുടങ്ങി ഈ ഭൂമിയിൽ കാണുന്ന സ്ഥാവര ജീവികൾ വരെയുള്ള സർവവും. സർവത്തിലും സമമായി, നിർവിശേഷമായി. നിർവിശേഷം എന്നെന്തുകൊണ്ട് പറയുന്നു? കാരണം ബ്രഹ്മാവ് തുടങ്ങി പുൽക്കൊടി വരെയുള്ള സർവ പ്രാണികളിലും ഓരോന്നിനും അതിൻ്റെതായ വിശേഷതകളുണ്ട്. ഇന്ദ്രിയങ്ങളുടെ, ശരീരത്തിൻ്റെയൊക്കെ പ്രത്യേകതകളുണ്ട്. പക്ഷെ ഇവിടെ അത്ര യാതൊരു പ്രത്യേകതകളുമില്ലാതെ, യാതൊരു വിശേഷണങ്ങളും കൂടാതെ ഏകരൂപത്തിലിരിക്കുന്ന പരമേശ്വരൻ, ആ പരമേശ്വരനെ, എന്താണ് ആ പരമേശ്വരന്റെ നിർവിശേഷമായ അവസ്ഥ എന്ന് പറയുന്നു? ദേഹേന്ദ്രിയം മനോ ബുദ്ധി അവ്യക്താത്മനോ അപേക്ഷ. പരമശ്ചാസോ ഈശ്വരശ്ച ഈശ്വരശീലശ്ചേതി പരമേശ്വര സർവേഷു ഭൂതേഷു സമം തിഷ്ഠന്തം. ദേഹേന്ദ്രിയ മനോബുദ്ധി, ദേഹം, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി, ഇതെല്ലാം പ്രകടമായിരിക്കുന്നു ഈ ജീവന്മാരപേക്ഷിച്ച്. ഈ ജീവന്മാരിൽ പുൽക്കൊടി വരെയുള്ള ജീവന്മാരെല്ലാം എന്താണോ, ദേഹം, ഇന്ദ്രിയം, മനസ്സ്, ഇതെല്ലാം പ്രകടമായി അനുഭവപ്പെടുന്നു. താരതമ്യേന പലതരത്തിൽ അത് അനുഭവപ്പെടുന്നു. പക്ഷെ അതിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ആ പരമേശ്വരൻ പരമശ്വാസവും ഈശനശീലസ് ഇതിനെല്ലാം പരമായി ഈ കാണുന്ന ദേഹേന്ദ്രിയാദികളിൽ നിന്നും പരമായി ഉപരിയായി ശ്രേഷ്ഠമായി ഈശ്വരനായി ഈശനശീല ഇതിൻ്റെ എല്ലാം നിയന്താവായി ഇതിനെല്ലാം നിയമനം ചെയ്യുന്നവനായി ഇരിക്കുന്നു ആ പരമേശ്വര തം സർവേഷു ഭൂതേഷു സമന്തുഷ്ടം. അങ്ങനെയുള്ള ആ പരമേശ്വരൻ സർവഭൂതങ്ങളിലും നിർവിശേഷനായി സ്ഥിതി ചെയ്യുന്നു. ഈ വിശേഷങ്ങളോടുകൂടിയിരിക്കുന്ന പ്രാണികൾ വിശേഷരഹിതനായി സ്ഥിതി ചെയ്യുന്നു. താൻ വിശനിഷ്ഠി എങ്ങനെയുള്ളതാണ് ആ പ്രാണികൾ പറയുന്നു, വിനശ്യസ്വീതി തംജ പരമേശ്വരം ആ വിനശ്യന്തം ഇനി ഭൂതാനാം പരമേശ്വരസ്യ അത്യന്ത വൈലക്ഷണ്യ പ്രദർശനാർത്ഥം. വിനശ്യസ്സു അവിനശ്യന്തം, വിനശ്യസ്സു നശിക്കുന്നവ അവയിൽ നശിക്കാതെ ഇരിക്കുന്നവൻ പരമേശ്വരൻ ഈ പ്രാണികളിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പ്രാണികളുടെ വികാരങ്ങൾ ഗുണങ്ങൾ ദോഷങ്ങൾ എല്ലാം പരമേശ്വരനെ ബാധിക്കുമോ? അതില്ല. അതാണ് പറയുന്നത് പരമേശ്വരം അവിനശ്യന്തം, അത് നശിക്കാതിരിക്കുന്നു പരമേശ്വരൻ. ഭൂതാനാം പരമേശ്വരസ്യ അത്യന്ത വൈലക്ഷണ്യ പ്രദർശനാർത്ഥം. ഈ പ്രാണികൾക്കും ഈശ്വരനും തമ്മിൽ അത്യധികമായ ഭേദമുണ്ട്. പ്രാണികളുടെ സ്വഭാവമല്ല ഈശ്വരൻ, പ്രാണികളത് സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിലും ആണ് അത്യന്ത വൈലക്ഷണ്യം എന്ന് പറഞ്ഞാൽ ഭേദം. അത്യന്ത ഭേദത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കഥം എങ്ങനെയാണ് ആ വ്യത്യാസം എന്താണ് ഈ പ്രാണികളും ഈശ്വരനും? അത് വിശദീകരിക്കുന്നു. സർവേഷാഹി ഭാവവികാരാണാം ജനിലക്ഷണോ ഭാവവികാരോ മൂലം. ഏത് ഭാവവികാരങ്ങളെടുത്താലും ശരി, വികാരങ്ങൾ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ, ഏത് ഭാവകാര്യങ്ങളെടുത്താലും മതി, ഇവിടെ ഉണ്ടായിട്ടുള്ള സർവവസ്തുക്കൾ എടുത്തു കഴിഞ്ഞാലും ആദ്യം ഉണ്ടാകുന്ന അതിൻ്റെ ഭാവം എന്താണ്? ജനി, ജനിലക്ഷണം, ജനി രൂപത്തിലുള്ളതാണ്. ജനി എന്ന് വെച്ചാൽ ജന്മം. ഏതൊരു ഭാവവികാരത്തിൻ്റെയും ആദ്യ പ്രകടമായ ഭാവം എന്ന് പറയുന്നത് ജന്മമാണ്. ജന്മ ഉത്തരകാല ഭാവന്യോ അന്യ സർവേ ഭാവവികാര വിനാശാന്ത. ജന്മത്തിന് ശേഷം സംഭവിക്കുന്ന സർവഭാവവികാരങ്ങളും ഏതൊരു വിനാശം വരെയുള്ളത്? വിനാശാത് പരോന കസ്റ്റിതത്തി അസ്ഥി ഭാവവികാര ഭാവ അഭാവ. ഒരു വസ്തു ജനിച്ചു കഴിഞ്ഞാൽ അത് പല വികാരങ്ങളും സംഭവിക്കുന്നു. അത് വളരുന്നു, പരിണമിക്കുന്നു, ക്ഷയിക്കുന്നു, നശിക്കുന്നു. ഈ വികാരങ്ങളെല്ലാം എന്താണ്? വിനാശം വരെ, നാശം വരെ. വിനാശത്തിന് ശേഷം കസ്റ്റിത് അസ്ഥിഭാവ വികാര, പിന്നീടൊരു വികാരമില്ല, ഭാവവികാരങ്ങളൊന്നുമില്ല. എന്തുകൊണ്ട്? ഭാവാഭാവ വിനാശത്തോടുകൂടി ആ വസ്തു അഭാവമാണ് പിന്നെ നിലനിൽക്കുന്നത്. വസ്തുവില്ല, ഭാവമില്ല. അതുകൊണ്ട് ഭാവരൂപത്തിലുള്ള സർവവികാരങ്ങൾക്കും ആദ്യമായിരിക്കുന്നത് ജന്മമാണ്. ഭാവ അഭാവത്തോടുകൂടി അതിൻ്റെ നാശത്തോടുകൂടി ഭാവം എന്ന് പറയുന്ന അവസ്ഥ ഇല്ലാതായിത്തീരുന്നു. സതി ധർമ്മിണി ധർമ്മാഹ ഭവന്തി. ഒരു ധർമ്മി ഉള്ളപ്പോൾ അതിൽ ധർമ്മങ്ങൾ സംഭവിക്കും. ഒരു വൃക്ഷം അതുണ്ടാകുന്നു, അത് ധർമ്മിയായി. ധർമ്മമുള്ളതിനെ ധർമ്മി എന്ന് പറയുന്നു. ആ ധർമ്മിയിൽ ധർമ്മങ്ങൾ സംഭവിക്കുന്ന എന്താണ്? അതിൻ്റെ ജന്മം, അതിൻ്റെ വളർച്ച, അതിൻ്റെ പരിണാമം, ക്ഷയം, നാശം എല്ലാം അതിൽ സംഭവിക്കുന്നു. ധർമ്മിയുണ്ടെങ്കിലേ ധർമ്മങ്ങൾ സംഭവിക്കും. ഇവിടെ പറഞ്ഞ ബ്രഹ്മാവ് തുടങ്ങി സ്ഥാവരം വരെയുള്ള പുൽക്കൊടി വരെയുള്ള സർവവും ധർമ്മികളാണ്. അതിൽ ധർമ്മങ്ങൾ സംഭവിക്കുന്നു, ജന്മം, വളർച്ച മുതലായവ സംഭവിക്കുന്നു. അതാണ് ജന്മാദി വികാരങ്ങൾ. അതാണ് സതി ധർമ്മിണി ധർമ്മാഹ ഭവന്തി. അതോ അന്ത്യഭാവവികാര അഭാവ അനുവാദേന തത്പൂർവഭാവിന സർവേ ഭാവവികാരാ പ്രതിഷിദ്ധ ഭവന്തി സഹ തത്കാരി അമിനശ്യന്തം എന്ന് പറഞ്ഞു. നശിക്കാത്തത് അന്ത്യഭാവവികാര അഭാവ അനുവാദേന. ഇവിടെ എന്താണ് അന്ത്യഭാവവികാരം? നാശം. നാശത്തെ ഇവിടെ പറഞ്ഞുകൊണ്ട് അന്ത്യവികാര അന്ത്യഭാവ വികാര അഭാവ അനുവാദേന അന്ത്യഭാവ വികാരമായി നാശം നാശാഭാവത്തെക്കുറിച്ച് പറഞ്ഞു നശിക്കുന്നില്ല പരമേശ്വരന് നാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തത്പൂർവഭാവന സർവേ ഭാവവികാര അതിനു മുമ്പ് സംഭവിക്കാമെന്നുള്ള എല്ലാ ഭാവവികാരങ്ങളെയും ഏത് ജന്മം വളർച്ച ക്ഷയം തുടങ്ങിയ പ്രസിദ്ധമായിരിക്കുന്ന ഷഡ്ഭാവവികാരങ്ങൾ അതിനെല്ലാം എന്ത് ചെയ്തു പ്രതിഷിദ്ധ ഭവന്തി ഇവിടെ നിഷേധിച്ചു സഹതത്കാരീഹി ആ വികാരങ്ങളോട് അനുബന്ധമായി വരാമെന്നുള്ള സർവത്തെയും ചേർത്തിവിടെ നിഷേധിച്ചിരിക്കുകയാണ് ഈശ്വരനിൽ യാതൊരു തരത്തിലുള്ള ഭാവവികാരങ്ങളും സംഭവിക്കുന്നില്ല കാരണം ഈശ്വരൻ ജഗത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സാധാരണ ഉന്നയിക്കുന്ന ഒരു ആക്ഷേപമാണ് അങ്ങനെയാണെങ്കിൽ ജഗത്തിന്റെ ദോഷങ്ങളെല്ലാം എന്തുകൊണ്ട് ഈശ്വരൻ സംഭവിക്കുന്നില്ല അതുകൊണ്ടാണ് പലരും മറ്റ് പല വിശ്വാസികളും ഈശ്വരന്റെ സ്ഥാനം ഭൂമിയിലല്ല സ്വർഗത്തിലാണെന്ന് പറയുന്നു കാരണം അവിടെ ഈ ദോഷങ്ങളൊന്നുമില്ല ഈ ദോഷങ്ങളുള്ള ഭൂമിയിൽ ഈശ്വരൻ ഇരുന്നു കഴിഞ്ഞാൽ ഈശ്വരനും ആ ദോഷങ്ങൾ സംഭവിക്കാം അതുകൊണ്ട് ഈശ്വരൻ ഈ ലോകത്തിനുപരിയായി സ്ഥിതി ചെയ്യുന്ന ഒരാളാണെന്ന് കൽപ്പിക്കുന്നു ഈശ്വരന് പ്രത്യേകിച്ചൊരു സ്ഥാനം കൽപ്പിക്കുന്നു ഇവിടെ ഗീതയിലെ തത്വം അതല്ല ഇവിടെ പറയുന്നത് എന്താണ് ഈശ്വരന് ഭൂമിയിലും പ്രാണികളിലും സർവത്തിന് സ്ഥിതി ചെയ്യുന്നത് തന്നെയാണ് അങ്ങനെ സ്ഥിതി ചെയ്താലും ഈ വികാരങ്ങളൊന്നും ഈശ്വരനെ ബാധിക്കുന്നില്ല എന്തുകൊണ്ടത് ബാധിക്കുന്നില്ല ഇവിടെ സ്ഥിതി ചെയ്തിട്ടും അതാണ് പറയുന്നത് തസ്മാ സർവഭൂതേഹി വൈലക്ഷണ്യം അത്യന്തമേവ പരമേശ്വരസ്യ സിദ്ധം നിർവിശേഷത്വം ഏകത്വം ച അതുകൊണ്ടെന്താണോ സർവഭൂതേഹി വൈലക്ഷണ്യം അത്യന്തമേവ വൈലക്ഷണ്യം സർവപ്രാണികളിൽ നിന്നും ഈശ്വരന് അത്യന്തമായ ഭേദമുണ്ട് അത് പരമേശ്വരന് സിദ്ധമാകുന്നു ഇതിൽ ഇവയിൽ ഈശ്വര സ്ഥിതി ചെയ്യുന്നുവെങ്കിലും ഈശ്വരൻ ഇതിൽ നിന്നും വിലക്ഷണനാണ് എന്താണ് അതിൻ്റെ വിലക്ഷണത എന്ന് പറയുന്നത് ഈ കാണുന്ന സർവവും പലവിധ വിശേഷങ്ങളോടുകൂടിയിരിക്കുന്നതാണ് നാമരൂപാദി ഭേദങ്ങളോടുകൂടിയിരിക്കുന്നതാണ് പക്ഷെ ഈശ്വരനാണെങ്കിലോ നിർവിശേഷത്വം ഈശ്വരൻ നിർവിശേഷത്വമുണ്ട് യാതൊരു വിശേഷണങ്ങളും ഈശ്വരനില്ല ഏകത്വം ച ഈശ്വരൻ്റെ ഏകത്വമുണ്ട് ഈശ്വരൻ ഏകനാണ് എന്ന് പറയുന്നു ഈ നാനാത്വത്തെ അപേക്ഷിച്ച് ഈശ്വരൻ്റെ ഏകത്വമുണ്ട് നാനാരൂപത്തിലിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ഇരിക്കുന്ന ഈശ്വരന് എന്തുകൊണ്ട് നാനാത്വം വന്നുകൂടാ ഈശ്വരനും എന്തുകൊണ്ട് പല ഭാവങ്ങളും രൂപങ്ങളും വന്നുകൂടാ പറയുന്നു ആ നിർവിശേഷനായിരിക്കുന്ന ഈശ്വരനിൽ ഈ ഭാവവികാരങ്ങളിൽ നിന്നും വിലക്ഷണനായിരിക്കുന്ന ഈശ്വരനിൽ ഈ പ്രകൃതിയുടേതായ ധർമ്മങ്ങളൊന്നും കാണത്തില്ല അപ്പൊ ഏകത്വം നിർവിശേഷത്വം എന്ന് വിശേഷിപ്പിക്കുന്നത് അതിന് ഏകത്വം എന്ന സംഖ്യ ഉണ്ടെന്ന് കാണിക്കാനല്ല മറിച്ചെന്താണ് ഈ പ്രപഞ്ചത്തിൽ നിന്നുള്ള വൈലക്ഷണ്യം ഭേദത്തെ കാണിക്കാൻ വേണ്ടിയാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന നാനാത്വം അത് ഈശ്വരനിൽ ഇല്ല ഈശ്വരൻ പ്രപഞ്ചത്തിൽ സ്ഥിതനാണ് അതേസമയം പ്രപഞ്ചാതീതനുമാണ് അതാണ് ഇവിടെ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം അപ്പോൾ ഈശ്വരൻ പ്രപഞ്ചാതീതനാണ് ഈശ്വരൻ അങ്ങനെ ആക്കി തീർക്കാൻ വേണ്ടി ഈ പ്രപഞ്ചത്തിൽ ഈശ്വരൻ നിഷേധിക്കേണ്ട ആവശ്യമില്ല അതാണിവിടെ ഗീതയിൽ പറയുന്ന പ്രത്യേകത മറ്റ് പല മതഗ്രന്ഥങ്ങളിലും തത്വസംഹിതകളിലും പറയുന്ന എന്താണ് ഈശ്വരന് പ്രപഞ്ചാതീതനാകണം അതിനുവേണ്ടി ഈശ്വരൻ ഈ പ്രപഞ്ചത്തെ സ്ഥിതി ചെയ്യുന്നില്ല എന്ന് പറയുന്നു ഈശ്വരൻ പ്രപഞ്ചത്തിനുപരി വേറൊരു സ്ഥാനത്താണെന്നുള്ളതാണ് ഇവിടെ അതല്ല പറയുന്നത് ഈശ്വരൻ പ്രപഞ്ചത്തിൽ തന്നെ പക്ഷേ ആ പ്രപഞ്ചത്തെ സ്ഥിതി ചെയ്യുക തന്നെ ഈശ്വരൻ പ്രപഞ്ച വിലക്ഷണനായിരിക്കുന്നു അങ്ങനെ പറയുന്നുണ്ടെന്നാണ് ശ്രദ്ധിക്കുന്നത് ഈ പ്രാപഞ്ചികമായ ഗുണദോഷങ്ങളൊന്നും ഈശ്വരനെ സ്പർശിക്കുന്നില്ല ഏവം യഥോക്തം പരമേശ്വരം പശ്യതി സപശ്യതി ഈശ്വര തത്വത്തെ യഥോക്തം ഇങ്ങനെ ആരാണോ അറിയുന്നത് അവനെ അറിയുന്നുള്ളൂ അവനെ ഈശ്വരനെ കാണുന്നുള്ളൂ ഈശ്വരനെ കാണുന്നു പശ്യതി എന്ന് പറഞ്ഞാൽ കാണുക എന്നുള്ളത് ദൃശ്യപ്രേക്ഷൻ എന്നാൽ പ്രത്യക്ഷമായി കാണുക എന്നുള്ള അർത്ഥമാണ് പശ്യതി എന്ന് പറഞ്ഞാൽ സാറിന് ഉപയോഗിക്കുന്നത് ദൃശ്യധാതു അങ്ങനെ ഉപയോഗിക്കുന്നു പ്രത്യക്ഷമായി കാണുക ആരാണോ ഇങ്ങനെ ഈശ്വരനെ പ്രത്യക്ഷമായി കാണുന്നത് സർവഭൂതങ്ങളിലും സർവപ്രാണികളിലും ഈശ്വരനെ കാണുന്നത് അവൻ മാത്രമേ സപശ്യതി അവൻ മാത്രമേ യഥാർത്ഥത്തിൽ ഈശ്വരനെ കാണുന്നുള്ളൂ ഈശ്വരനെ അറിയുന്നുള്ളൂ അപ്പൊ ഈശ്വരൻ ഈ ലോകത്തിന് അതീതമായി ലോകത്തിനപ്പുറം വേറെ ഏതോ ഒരു സ്ഥലത്തിരിക്കുന്നു, സ്വർഗത്തിലിരിക്കുന്നു എന്നും മറ്റും പറയുന്നവർ ഈശ്വരനെ അറിയുന്നില്ല. അവർക്ക് ഈശ്വരനെ സംബന്ധിച്ച് കൽപ്പനകളേ ഉള്ളൂ, ഭാവനകളേ ഉള്ളൂ, ഈശ്വരന്റെ പ്രത്യക്ഷമായ അനുഭവവും അവർക്കില്ല. ഇവിടെ പറയുന്ന എന്താണോ, ഈശ്വരൻ അങ്ങനെയാണോ ഈ പ്രപഞ്ചത്തിൽ തന്നെ കാണുന്നത്? അവൻ പശ്യതി, നന്ന് സർവോപി ലോക പശ്യതി കിം വിശേഷനേനീതി. കാണുക എന്ന് പറയുന്നത് സർവരുടെയും ജോലിയാണ്, സർവജീവന്മാരും കാണുന്നുണ്ട്, എന്തിനെങ്കിലുമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവൻ മാത്രമേ കാണുന്നുള്ളൂ എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? സർവോപി ലോക പശ്യതി, ലോകത്ത് സർവരും കാണുന്നുണ്ട്, എന്തെങ്കിലും കാണുന്നുണ്ട്. പിന്നെ എന്തിനു പറഞ്ഞു ഒരുവൻ മാത്രമേ കാണുന്നുള്ളൂ എന്ന്? കിം വിശേഷനേന, എന്തിനങ്ങനെ ഒരാളെ വിശേഷിപ്പിക്കണം? യ പശ്യതി സ പശ്യതി, ഏതൊരുവനാണോ കാണുന്നത് അവൻ കാണുന്നു, മറ്റുള്ളവർ കാണുന്നില്ലേ? അപ്പോൾ ഇങ്ങനെ പറയുന്നതിൽ ഒരു അതിശയോക്തിയുണ്ട്. ആരാണോ കാണുന്നത് അവൻ കാണുന്നു. എല്ലാവരും കാണുമ്പോൾ ലോകത്ത് ജീവനുള്ള സർവരും എന്തിനെങ്കിലും കാണുന്നുണ്ട്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കെ ഒരാളെ എന്തിനു വിശേഷിച്ച് പറയണം? യ പശ്യതി സ പശ്യതി, ആരാണോ കാണുന്നത് അവൻ കാണുന്നു. സത്യം പശ്യതി, ശരിയാണ്, സർവനും കാണുന്നുണ്ട്, അതിനോട് വിയോജിപ്പില്ല, സർവജീവന്മാരും ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ എന്ത് കാണുന്നു? ബിന്ദു വിപരീതം പശ്യതി. പക്ഷെ കാണുന്നതെല്ലാം എന്താണ്? വിപരീതമാണ്. അവർ പ്രപഞ്ചത്തെ കാണുന്നുണ്ട്, ഇനി ഈശ്വരനെയും കാണുന്നവരുണ്ടാവും. പക്ഷെ അവർ ഈശ്വരനതിന്റെ യഥാർത്ഥ രൂപത്തിൽ കാണുന്നില്ല, വിപരീതമായി കാണുന്നു. അത് വിശിനഷ്ടി സയവ പശ്യതി. അതുകൊണ്ട് ഇവിടെ വിശേഷിച്ച് പറയുകയാണ് എന്താണ്? അവൻ മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെ ഈശ്വരനെ യഥാർത്ഥമായി കാണുന്നതിന് അപൂർവം പേർക്ക് ഭാഗ്യമുള്ളൂ എന്നാണ്. സയവ പശ്യതി, അവൻ മാത്രമേ കാണുന്നുള്ളൂ, വിശേഷിച്ച് പറയുന്നു. എങ്ങനെ? യഥാ തിമിര ദൃഷ്ടിയിൽ അനേകം ചന്ദ്രം പശ്യതി തം അപേക്ഷ ഏക ചന്ദ്രദൃശി വിശേഷ്യത്തെ സയവ പശ്യതി. ഇതാണ്, എന്താണ് ആ പ്രത്യേകത? ഏതാ തിമിര ദൃഷ്ടി, തിമിരദോഷമുള്ളവൻ അനേകം ചന്ദ്രം പശ്യതി. അവൻ ആകാശത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവന് ചില സമയത്ത് ആ കണ്ണിലെ ദോഷം കൊണ്ട് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് പല ചന്ദ്രന്മാരെ കാണാൻ കഴിഞ്ഞെന്നിരിക്കും. അനേക ചന്ദ്രനെ കാണുന്നു, പക്ഷെ വാസ്തവത്തിൽ അവിടെ ഒരു ചന്ദ്രനേ ഉള്ളൂ. അവൻ അനേകത്വത്തെ കാണുന്നു, ഏകത്തിൽ അനേകത്വത്തെ കാണുന്നുള്ളവൻ. തമേപേക്ഷ ഏക ചന്ദ്രദർശി വിശിഷ്യതേ സമീപ പശ്യതി. അങ്ങനെയുള്ളവരിവിടെയുണ്ട്, തിമിര ദോഷം കൊണ്ട് അനേക ചന്ദ്രന്മാരെ കാണുന്നവരുണ്ട്. അവരെ അപേക്ഷിച്ച് ഇവിടെ പറയുന്നു ആര്? ഏക ചന്ദ്രദർശി, ഒരു ചന്ദ്രനെ കാണുന്നവനുണ്ട്, കണ്ണിന് ദോഷമില്ലാത്തവൻ. അവനെ വിശേഷിച്ച് പറയുന്നു എന്താണ്? സയവ പശ്യതി, അവൻ മാത്രമേ വാസ്തവത്തിൽ കാണുന്നുള്ളൂ എന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം യഥാർത്ഥത്തിലുള്ള ഏകനായ ചന്ദ്രനെ അവൻ ഒരുവൻ മാത്രമേ കാണുന്നുള്ളൂ, മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്നില്ല. തഥേവ ഇഹാവി ഏകം അവിഭക്തം യഥോക്തം ആത്മാനം യ പശ്യതി. അതുപോലെ യഥാർത്ഥത്തിലുള്ള ഈശ്വര ദർശനം അതാണ് ഇവിടെ പറയുന്നത്. ഇഹാപി, ഇവിടെയും അത് തന്നെ പറയുന്നു. ഏകം, ഏകനായിരിക്കുന്ന ഈശ്വരൻ. അവിഭക്തം, ഭേദങ്ങളില്ലാതിരിക്കുന്നവൻ. യഥോക്തം, ആത്മാനം, ഇതുവരെ ചർച്ച ചെയ്ത ആ ഈശ്വര സ്വരൂപൻ ആത്മാവ്. യപ്പശ്ശേരി, എവിടെ കാണുന്നു? വിഭക്ത അനേക ആത്മവിപരീത ദൃശിഭ്യോ വിശേഷ്യതേ സയവ പശ്യതീതി. അനേക ഈശ്വരന്മാരെ കാണുന്നവരുണ്ട്, എങ്ങനെ? ഇവിടെയും അനേക ആത്മവിപരീത ദൃശിഭ്യോ, അനേക ആത്മാവിനെ കാണുന്ന വിപരീത ദൃശികൾ, ഭിന്നങ്ങളായിരിക്കുന്ന അനേക ആത്മാക്കളെ കാണുന്നു. അതങ്ങനെ ഓരോ ജീവശരീരത്തിനും ഓരോ ആത്മാക്കളുണ്ടെന്ന് പറയുന്നു. സംഖ്യന്മാരെയും മറ്റും പോലെ ഓരോ ശരീരത്തിനും ഓരോ ആത്മാവെന്ന് പറയുന്നു. അല്ലെങ്കിൽ ഈ തത്വത്തെ മനസ്സിലാക്കാതെ ദേവതകളെ ഉപാസിക്കുന്നവർ, അവർ പറയുന്നു എന്താണ്? ശിവൻ വേറെ, വിഷ്ണു വേറെ, രണ്ട് തത്വമാണെന്ന് കരുതുന്നു. അവരും പലതിനെ കാണുന്നു, വിപരീത ദർശികളാണ്. അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നിന്ന് അതീതനായിരിക്കുന്ന ഈശ്വരനെ മാത്രം കൽപ്പന ചെയ്യുന്നവർ, കാണുന്നില്ല, അവർ ഭാവന ചെയ്യുന്നു. ഈ ജഗത്തിന് അതീതനായിരിക്കുന്നവർ ഈശ്വരൻ, അവരും ഈ ജഗത്തിലിരിക്കുന്ന ഈശ്വരനെ കാണുന്നില്ല. അവരിൽ നിന്നെല്ലാം വേറിട്ട് ഇവിടുത്തെ സത്യദർശി വിശേഷിപ്പിക്കുകയാണ് സയൈവ പശ്യതി, അവൻ മാത്രമേ കാണുന്നുള്ളൂ. ഇതരെ പശ്യതോപി ന പശ്യന്തി, മറ്റുള്ളവരാണെങ്കിലോ ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുന്നു, ചർച്ച ചെയ്യുന്നു, ഈശ്വരനെ സ്തുതിക്കുന്നു, അവരും കാണുന്നുണ്ട് ഈശ്വരനെ. ഈശ്വരന്റെ അനുഭവം ഇല്ലാത്ത ആരും ഇല്ല, സർവർക്കും ഈശ്വര അനുഭവം ഉള്ളവർ തന്നെ. പക്ഷെ എന്താണ് ന പശ്യന്തി, അവർ യഥാർത്ഥമായി ഈശ്വര തത്വത്തെ അറിയുന്നില്ല. അവർ ഈശ്വര വിഷയത്തിൽ അവർ ഭ്രമത്തിൽപ്പെട്ടിരിക്കുകയാണ്, യഥാർത്ഥ തത്വത്തെ അറിയുന്നില്ല. അപ്പൊ യ പശ്യതി സ പശ്യതി എന്ന് പറയുമ്പോൾ എന്താണ്, ഈശ്വരാനുഭവം ഒരാൾക്കേ ഉള്ളൂ, മറ്റുള്ളവർക്കില്ലെന്നല്ല പറയുന്നത്. ഈശ്വരാനുഭവം സർവർക്കും ഉണ്ട്, പക്ഷേ പലരുടെയും ഈശ്വരാനുഭവം ഭ്രമാത്മകമാണ്, ഭ്രമവും ഒരനുഭവമാണ്. ഭ്രമാത്മകമായ ഈശ്വരാനുഭവത്തിലാണ് സർവരോധമുണ്ടാണ് പറയുന്നത്. യ പശ്യതി, എല്ലാവരും അത് കാണുന്നുണ്ട്. വിപരീത ദർശിത്വാത് അനേക ചന്ദ്ര ദർശിപോ, പക്ഷെ അവരുടെ ആ അനുഭവം എന്താണ്, വിപരീത ദർശനമാണ്. അനേക ചന്ദ്രദർശി എപ്പോലെ അനേക ചന്ദ്രനെ, ഏകനായ ചന്ദ്രനെ അനേകനായി കാണുന്നത് പോലെ. ഇതങ്ങനെയല്ല, യഥാർത്ഥമായ ഈശ്വര അനുഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് സർവ പ്രാണികളിലും സ്ഥിതി ചെയ്യുന്ന ഈശ്വരനെ കാണുന്നതാണ് യഥാർത്ഥമായ ഈശ്വരാനുഭവം. അതുകൊണ്ട് അവിടെയും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട, ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. യഥാർത്ഥത്തിലുള്ള ഈശ്വരാനുഭവം ഇവിടെ വീതി പറയുന്ന എന്താണോ അത് സർവഭൂതങ്ങളിലും സർവപ്രാണികളിലുമുള്ള ഈശ്വരന്റെ അനുഭവമാണ് യഥാർത്ഥമായ ഈശ്വരാനുഭവം. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഈശ്വരാനുഭവത്തിന് വേണ്ടി ഒരാൾ സാധാരണ ധരിക്കുന്നത് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, കണ്ണടച്ച് കാണുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഈശ്വരാനുഭവം എന്നുള്ള അഭിപ്രായത്തോട് ഗീതയിൽ യോജിപ്പില്ല. കണ്ണടയ്ക്കാനും ഈശ്വരനെ ധ്യാനിക്കാനും എല്ലാം പറയുന്നുണ്ട്. പറഞ്ഞാലും ഈശ്വര ദർശനം എന്ന് പറയുന്നത് എന്താണ്, അത് കണ്ണടച്ചോ വിശേഷിച്ച് കണ്ണ് തുറന്നോ അങ്ങനെയുള്ള ഭേദമില്ലാതെ കാണുന്നതാണ്. നേരത്തെയും പറഞ്ഞു സർവത്ര സമദർശന, സർവത്രയുള്ള സമദർശനമാണ് എന്നർത്ഥം. അപ്പൊ അവിടെ സാധാരണ ചോദിക്കാറുണ്ട് എന്താണ്, സർവ പ്രാണികളിലും ഇങ്ങനൊരു തത്വത്വം മനസ്സിലാക്കിയിട്ട് ഇങ്ങനൊരു തത്വം സർവപ്രാണികളിലും ഇരിക്കുന്നു, അല്ലെങ്കിൽ സർവ ഈശ്വര സ്വരൂപിണികളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഭാവന ചെയ്യുന്നതാണോ ഇവിടെ പറയുന്നത്? അതല്ല ഇവിടെ പറയുന്നത്. ഒരാൾക്ക് അങ്ങനെ ഭാവന ചെയ്യാം, കാരണം ഈ കാണുന്ന ഭേദദർശനങ്ങൾ അപ്പുറമുള്ള അഭേദദർശനം, അതിവിടെ ഈ സർവപ്രാണികളിലുമുള്ള അഭേദദർശനം. സർവപ്രാണികളിലും അഭേദമായിരിക്കുന്നതാണ് സത്യമെങ്കിൽ ഈ കാണുന്ന അഭേദദർശനം സത്യമല്ല, രണ്ടും ഒന്നാകാൻ വഴിയില്ല. കാരണം പരസ്പര വിരുദ്ധമായ രണ്ട് കാര്യങ്ങൾ ഒന്നാകത്തില്ല. അപ്പൊ ഈ കാണുന്ന ഭേദദർശനങ്ങളിൽ ഇരിക്കുന്ന അഭേദദർശനം, അതാണ് ഇവിടെ പറയുന്ന ഈശ്വര ദർശനം, ഏകത്വ ദർശനം, സത്യദർശനം എന്ന് പറയും. അതൊരു വ്യക്തിയുടെ ഭാവനയല്ല, ഒരാൾക്ക് അങ്ങനെ ഭാവന ചെയ്യാം. ആ ഭാവന എന്ന് പറയുന്നത് ഈ ഭേദദർശനത്തെ നിരാകരിക്കുന്നതിന് സഹായിക്കും, അല്ലെങ്കിൽ ഈ ഭേദദർശനത്തെ അഭേദദർശനമായി പരിണമിപ്പിക്കുന്നതിന് സഹായിക്കും. രണ്ടു തരത്തിൽ പറയുന്നുണ്ട്. ഒന്നെന്താണ്, ഈ കാണുന്ന ഭേദദർശനത്തെ നിഷേധിച്ചിട്ട്, അതിനെ പൂർണ്ണമായും നിഷേധിച്ചിട്ട് അഭേദ അനുഭവം വരിക, അതാണ് ഈശ്വര ദർശനം എന്ന് പറയുന്നത്. നീതി നീതി എന്ന് നിഷേധിക്കുന്നു. മറ്റൊന്ന് പറയുന്നത് എന്താണോ, ഒന്നിനും നിഷേധിക്കുന്നില്ല, ഈ ഭേദദർശനം തന്നെ അഭേദദർശനമായി പരിണമിക്കുക, അവിടെ നിഷേധമില്ല. സർവം ഖല്ലിതം ബ്രഹ്മം. രണ്ടു തരത്തിലായാലും ശരി, ഈ അഭേദ ദർശനമെന്ന് ഇവിടെ പറയുന്നു. പശ്യതി സ പശ്യതി എന്ന് പറയുന്ന ഒരു ഈശ്വരദർശിയുടെ അനുഭവം എന്ന് പറയുന്നത് സാധാരണ ജീവന്മാർ ചെയ്യുന്ന ഭാവനയാണ്, മാനസികമായ കൽപ്പനയാണ്. മറിച്ച് അതെന്താണ്? അത് ഒരു ജീവന്റെ ജന്മാന്തര സുഹൃതം കൊണ്ട് അല്ലെങ്കിൽ അയാളുടെ പുണ്യപരിഭാഗം കൊണ്ട് അല്ലെങ്കിൽ ഈശ്വര അനുഗ്രഹം കൊണ്ട് ഗുരുകൃപ കൊണ്ട് ഒരാളിൽ വന്നു ചേരുന്ന അനുഭൂതി വിശേഷമാണത്. അത് വ്യക്തിനിഷ്ഠമായ ഒരു അനുഭൂതിയാണ്. അതിനുവേണ്ടി ഇവിടെ പറയുന്നത് എന്താണ്? പശ്യ സുപശ്യതി. അപ്പൊ ദർശനം എന്ന് പറയുന്നത് ആ അഭേദ അനുഭൂതിയാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ നാനാത്വത്തിൽ നാനാത്വ അനുഭവം നിലനിൽക്കുക, അതാണ് സർവേഷു ഭൂതേഷു എന്ന് പറയുന്നത്. സർവേഷു ഭൂതേഷു എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു ഈശ്വരദർശിയുടെ നാനാത്വ അനുഭവത്തെ അവിടെ അംഗീകരിക്കുന്നു. നാനാത്വടെ ഉണ്ട്, അവിടെ അനുഭവത്തിലുണ്ട്. പക്ഷേ ആ നാനാത്വ അനുഭവം നിലനിൽക്കെ തന്നെ ഒരു ഈശ്വരദർശിയിലുണ്ടാകുന്ന അഭേദാനുഭവം, അതാണ് യ പശ്യതി സ പശ്യതി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചും രണ്ട് ചർച്ചയുണ്ട്. അതായത് ഒരാൾക്കുണ്ടാകുന്ന അഭേദാനുഭവം ഈ നാനാത്വ ദർശനത്തിന് സാധകമാണോ അതേ ബാധകമാണോ? രണ്ടു തരത്തിൽ ചിന്തി, രണ്ടു തരത്തിന് സമാധാനം പറയും. സാധകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ, ഈ അഭേദ ദർശനത്തിൽ പിന്നെ ഈ നാനാത്വ ദർശനം അവിടെ നിലനിൽക്കുന്നു. ഏതെങ്കിലും തരത്തിൽ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സംബന്ധിച്ചു കഴിഞ്ഞാൽ എന്താണ് അത്? സാധകമാണോ എന്ന് പറയും. നാനാത്വ ദർശനം അത് ഈ ഭേദദർശനത്തിന് സാധകമാണ്. അതിന് അഭേദ ദർശനം തന്നെ പിന്നീട് ഈ നാനാത്വ ദർശനത്തെയും നിലനിർത്തുന്നു എന്ന് പറയും. അജ്ഞനെ സംബന്ധിച്ച് അങ്ങനെ അല്ല, അയാളെ സംബന്ധിച്ച് നാനാത്വ ദർശനം മാത്രമേ ഉള്ളൂ, അത് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. വിജ്ഞനെ സംബന്ധിച്ചാണെങ്കിലോ അയാളുടെ ആ അഭേദ ദർശനം ഈ നാനാത്വ ദർശനത്തിന് സാധകമായി നിലനിൽക്കുന്നുണ്ട്. ഇതിനെ കൂടി അത് നിലനിൽക്കുന്നു, ഇതിനെയും കൂടി കൊണ്ടുപോകുന്നു. പക്ഷെ അവിടെ മുഖ്യമായിരിക്കുന്ന എന്താണ്? അഭേദ ദർശനം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു തത്വജ്ഞാനി അല്ലെങ്കിൽ ഒരു ഈശ്വരദർശിക്ക് ആ ഈശ്വര ദർശനത്തിൽ പിന്നെ പ്രപഞ്ചാനുഭവം നിലനിൽക്കുന്നുണ്ടോ? നമുക്ക് ഊഹിക്കാം, ഈശ്വര ദർശനത്തിനും ഈ പ്രപഞ്ചാനുഭവം എങ്ങനെയോ നിലനിൽക്കുന്നു. അത് നിലനിൽക്കുന്നതുകൊണ്ടാണ് അവിടെ ഗുരു ശിഷ്യൻ എന്നുള്ള ഭേദം നിലനിൽക്കുന്നു. ശാസ്ത്രം ഉപദേശം ഇതെല്ലാം നിലനിൽക്കുന്നത് എന്തുകൊണ്ട്? ലോകസംഗ്രഹ പ്രവൃത്തി ഇതെല്ലാം നിലനിൽക്കുന്നത് എന്തുകൊണ്ട്? ഇങ്ങനെ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നുണ്ട്, അനുഭവപ്പെടുന്നുണ്ട്. അതാണ് ആ ഈശ്വര ദർശനം അഭേദ ദർശനം ഈ നാനാത്വ ദർശനത്തിന് സാധകമാണെന്ന് പറയുന്നത്. അതിനെ കൂടി അത് കൊണ്ടുപോകുന്നു. അതുകൊണ്ടൊരു ഈശ്വര പുരുഷനും ലോകവ്യവഹാരം പ്രപഞ്ച വ്യവഹാരങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇത് അത്യന്തം പരസ്പര വിരുദ്ധമായൊരു കാര്യമാണ്. അങ്ങനെ ഒരു ഈശ്വര സാക്ഷാത്കാരം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രപഞ്ചം വിസ്മൃതമായി പോകുന്നു എന്ന് കരുതേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെ വർണ്ണിക്കുന്ന ഭാഗങ്ങളുണ്ട്, അധ്യാത്മശാസ്ത്രങ്ങളിൽ പലയിടത്തും അങ്ങനെ പറയുന്നുണ്ട്. എന്താണോ, പിന്നീട് ലോകം അപ്രത്യക്ഷമാകുന്നു, ഈ ലോകം കാണുന്നില്ല എന്നെല്ലാം പല ഭാഗത്തും വർണ്ണിക്കുന്നുണ്ട്. അങ്ങനെയൊരു അഭിപ്രായമുണ്ട്. എന്താണ്, ആത്മസാക്ഷാത്കാരത്തിൽ തുടർന്ന് പ്രപഞ്ചാനുഭവം നിലനിൽക്കുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ അതിന് വേണമെങ്കിൽ സമർത്ഥിക്കാം, കാരണം അതിനും പ്രമാണങ്ങളുണ്ട്. പക്ഷേ ആ ഈശ്വരദർശിയുടെ പ്രപഞ്ച വ്യവഹാരത്തിന് ഒരു സാധുത, ഒരു സാധൂകരണം എന്നുള്ള നിലയ്ക്ക് ഈ ദ്വൈതാനുഭവത്തെ അത് അതിന് സാധകമാണ് ഈശ്വര ദർശനം എന്ന് പറയുന്നു. ഇനി ബാധകം എന്ന് പറഞ്ഞാലോ, ഈ പറയുന്ന അഭേദ ദർശനം, അഭേദ ദർശനം എന്ന് പറഞ്ഞാൽ ആ പറയുന്നിടത്ത് തന്നെ സ്വാഭാവികമായും ഭേദദർശനത്തെ നിഷേധിക്കുന്നു. എന്തുകൊണ്ട്? അഭേദം എന്ന് പറയുന്നത് ഭേദത്തിന് വിലക്ഷണമുണ്ട്. ഭാഷകാരൻ പറഞ്ഞ എന്താണ്? അത്യന്ത വൈലക്ഷണ്യം. ഇത് രണ്ടും തമ്മിൽ ഒരു തരത്തിലും യോജിപ്പിക്കാൻ വയ്യാത്ത. അപ്പൊ അഭേദ ദർശനം എന്ന് പറയുമ്പോൾ തന്നെ സർവ്വതരത്തിലുള്ള ഭേദങ്ങളെയും നിഷേധിക്കുന്നു. അവിടെ ഒരു തരത്തിലുള്ള ഭേദ ദർശനമില്ല എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഭേദാനുഭവമില്ല, കേവലമായ അഭേദമായ അനുഭവം മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഈ അഭേദ ദർശനം ഈ ദ്വൈതാനുഭവത്തിന് ബാധകമാണ്. ഈ ദ്വൈതാനുഭവങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് നേതി നേതി ആ തത്വജ്ഞനൻ കേവലമായ അഭേദ ദർശനം മാത്രം നിലനിൽക്കുന്നു. അപ്പോ അഭേദ ദൃഷ്ടി അയാളിലും പിന്നീട് അജ്ഞാനം ഭേദബുദ്ധിയോ ഇതൊക്കെ എങ്ങനെ സംഭവിക്കും എന്നുള്ള സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സമാധാനമായിട്ടാണ് പറയുന്നത്. എന്താണ്? അവിടെ ഒരു ഭേദ ദർശനമുണ്ട്, അവിടെ ഒരു പ്രപഞ്ചാനുഭവമില്ല. ഈശ്വരദർശി ഈശ്വരനെ മാത്രമേ ദർശിക്കുന്നുള്ളൂ, മറ്റൊന്നിനെയും ദർശിക്കുന്നില്ല. അതും ശാസ്ത്രസമ്മതമായിരിക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ്. ഇതിന് രണ്ടിനും സാധ്യതയുണ്ട്. അപ്പോൾ ആത്മദർശനത്തിന്റെ വെളിച്ചത്തിൽ പ്രപഞ്ചത്തെ, പ്രപഞ്ചബോധത്തെ നിരാകരിച്ചുകൊണ്ട് ചിന്തിക്കുന്നു. കേവലമായ ആത്മദർശനം എന്ന് പറയുമ്പോൾ അവിടെ ആത്മദർശിക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള പ്രപഞ്ചഭാനവുമില്ല. പിന്നെ പ്രപഞ്ച വ്യവഹാരം എങ്ങനെ സംഭവിക്കും എന്ന് പറയുന്നത് എന്താണ്? കഥഞ്ചിത് ഭാനം, അതിനംഗീകരിക്കുന്നു. ഏതോ ഒരു തരത്തിലുള്ള ഒരു പ്രപഞ്ചബോധം അവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാളും അജ്ഞനെപ്പോലെ അല്ലേ? അജ്ഞനും ഒരു പ്രപഞ്ചബോധം നിലനിൽക്കുന്നു, ജ്ഞാനിക്കും പ്രപഞ്ചബോധം നിലനിൽക്കുന്നു. പ്രപഞ്ചബോധം നിലനിൽക്കുന്നില്ലെന്ന് പറയാൻ വയ്യ, കാരണം ജ്ഞാനിക്ക് വ്യവഹാരമുണ്ട്. പിന്നെ പ്രപഞ്ചബോധം എങ്ങനെ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ഒരു കഥഞ്ചിത് പ്രപഞ്ചദർശനം. അതെന്താണ് ഈ കഥഞ്ചിത് പ്രപഞ്ചദർശനം എന്ന് പറയുന്നത്? അതിനാണ് പറയുന്നത് അത് ബാധിതമായ പ്രപഞ്ചദർശനം എന്ന് പറയും. പ്രപഞ്ചദർശനമുണ്ട്, പക്ഷേ അത് അജ്ഞന് മനസ്സിലാക്കാൻ വയ്യാത്ത രീതിയിൽ, അജ്ഞന് മനസ്സിലാക്കാൻ വയ്യാത്തതുകൊണ്ടാണ് അതിന് നിലനിൽക്കുന്നു എന്നാൽ ബാധിതമാണ്. അതിനാണ് മരീചികയുടെയും മറ്റും ദൃഷ്ടാന്തം പറയുന്നത്. ബാധിതമാണെങ്കിലും അനുഭവപ്പെടുന്നു. ബാധിതമെന്ന് പറഞ്ഞാൽ എന്താണ്? തത്വം എന്താണെന്ന് ധരിച്ചു കഴിഞ്ഞാലും അയഥാർത്ഥമായ പ്രതീതി മുന്നിൽ നിൽക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് എന്താണിത്? ബാധകമാണെങ്കിൽ കൂടി സാധകമാണ്. ദ്വൈതാനുഭവത്തെ ഈശ്വരാനുഭവം ബാധിച്ചു കഴിഞ്ഞാലും വീണ്ടും അതിനെ അത് തന്നെ നിലനിർത്തുന്നു എന്ന് പറയുന്നതാണ്. അത് ഭാവനയല്ല, അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. മറിച്ചെന്താണ്? അതൊരു തത്വജ്ഞനിൽ അയാളുടെ സുഹൃതം കൊണ്ട് എത്തിച്ചേരുന്ന ഒരു അനുഭൂതിയാണത്. സാധാരണ അനുഭവമല്ല, മറിച്ച് വിശേഷമായൊരു അനുഭൂതി. അതിന് ആത്മാനുഭൂതി, ഈശ്വര ദർശനം, ആത്മസാക്ഷാത്കാരം എന്നെല്ലാം പറയുന്നു. ഈ ആത്മസാക്ഷാത്കാരം എന്ത് ചെയ്യുന്നു? ഇവിടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവിദ്യാദി സംസാര ബീജ നിവൃത്തി ഇതുകൊണ്ട് പൂർണ്ണമായി സംഭവിക്കുന്നു. ഇതാണ് അധ്യാത്മ ജീവിതത്തിന്റെ ഫലമായി ഇവിടെ ഗീതാശാസ്ത്രത്തിൽ പറയുന്നത്. ഈ ആത്മദർശനം, അഭേദാത്മദർശനം അല്ലെങ്കിൽ ഈശ്വര ദർശനം, അത് മറ്റ് സ്ഥലങ്ങളിൽ പറഞ്ഞു വരുന്ന പ്രപഞ്ചാതീതനായിരിക്കുന്ന ഒരു ഈശ്വരന്റെ കുറിച്ചുള്ള ഭാവന എന്നാണ്. ഇപ്പോൾ മറ്റ് ലോകത്തിലെ ഭൂരിപക്ഷം ഈശ്വര വിശ്വാസികളും ഈശ്വര സാക്ഷാത്കാരത്തെ അംഗീകരിക്കാത്തവരാണ്. അവർ പറയുന്നത് എന്താണ്? ഈശ്വരൻ എന്ന് പറയുന്നത് കേവലം ഒരു കൽപ്പന മാത്രമായിട്ടേ നിലനിൽക്കത്തുള്ളൂ എന്നാണ്. ഈശ്വരനെ നമുക്ക് ഭാവന ചെയ്യാനേ പറ്റും, ഈശ്വരനെ ഒരിക്കലും ജീവനെ സാക്ഷാത്കരിക്കാൻ കഴിയത്തില്ല. നമുക്ക് ഭാവന ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാം, വായിച്ച് മനസ്സിലാക്കാം, ചിന്തിച്ച് മനസ്സിലാക്കാം. ഭാവനാത്മകമായി എന്താണ് ഈശ്വരൻ എന്ന് പറയുന്നത്? ഏകനായ ഈശ്വരൻ, പ്രപഞ്ചാതീതനായിരിക്കുന്നു, പ്രപഞ്ച സൃഷ്ടാവായ ഈശ്വരൻ, അങ്ങനെ ഒരു ഈശ്വരനെ ഭാവന ചെയ്യാവുന്നതാണ്. ഇവിടെ മാത്രമേ പറയുന്നുള്ളൂ എന്താണോ, അങ്ങനെയല്ല ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ പറ്റും. ഈശ്വരൻ എന്ന് പറയുന്നത് അത് അനുഭൂതി വിഷയമാണ്. അതാണ് ഇവിടെ പറയുന്നത് ഈ പശ്യതി. ഈശ്വരന്റെ അഭേദ ദർശനം ജീവനിൽ സംഭവിക്കാം. അങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെ ജീവൻ ഈശ്വരൻ എന്നുള്ള ഭേദങ്ങൾ നഷ്ടപ്പെട്ട് അവനൻ ഈശ്വരീയത കൈവരുന്നു. അതാണ് ഇതിനെതിരായി ചിന്തിക്കുന്നവർ പറയുന്ന എന്താണോ, അല്പജ്ഞനായിരിക്കുന്ന ഈശ്വരൻ ജീവന് എങ്ങനെ സർവജ്ഞനായിരിക്കുന്ന നിരുപാധികനായിരിക്കുന്ന ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ പറ്റും? ദ്വൈത ദർശനങ്ങളിൽ ഒരിക്കലും സാധ്യമേ അല്ല. എന്തുകൊണ്ട്? ഈശ്വരന്റെയും ജീവന്റെയും സ്വരൂപം വേറെ വേറെയാണ്. ഈശ്വരൻ സർവജ്ഞനും ഈശ്വരൻ അല്പജ്ഞനുമായി പരസ്പര ഭിന്നമായിരിക്കുമ്പോൾ ഒരു കാരണവശാലും ജീവനായി ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ സിദ്ധാന്തങ്ങളുടെ അനുസരിച്ച് ആ തത്വം ശരി തന്നെയാണ്. എന്താണ് ജീവന്? അങ്ങനെ ചിന്തിക്കുന്നിടത്തോളം കാലം ജീവൻ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ പറ്റത്തില്ല. ഇവിടെ പറയുന്ന അങ്ങനെയല്ല. എന്താണ്? സർവഭൂതങ്ങളിലും സർവപ്രാണികളിലും ഏകനായി സമനായിരിക്കുന്ന ഈശ്വരൻ, ആ ഈശ്വരനെ ധ്യാനിക്കുന്നവനെന്ന് അന്യനല്ല. സർവഭൂതങ്ങളും സർവപ്രാണികളും എന്ന് പറയുമ്പോൾ അവനെ കൂടി കണക്കിലെടുക്കുകയാണ്, താനും അതിൽ ഉൾപ്പെടുന്നു. സർവത്തിനും സമാനായിരിക്കുന്ന ഈശ്വരൻ എന്ന് പറയുമ്പോൾ തന്നിലും സമനായിരിക്കുന്ന ഈശ്വരൻ തന്നെ. അപ്പോ പരമാർത്ഥികമായി താൻ ആ ഈശ്വര തത്വത്തിൽ നിന്ന് അന്യനല്ല. അപ്പൊ ജീവൻ ഒരിക്കലും ജീവനായിരുന്നു കൊണ്ട് ജീവഭാവത്തിൽ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ കഴിയില്ല. പക്ഷെ ആ ജീവഭാവം നശിച്ചു, ജീവത്വം ഇല്ലാതായി, അവൻ ഈശ്വര സ്വരൂപിയായി തന്നെ ഇരിക്കുന്നതുകൊണ്ട് അവന് ഈശ്വര സാക്ഷാത്കാരം സാധ്യമാണ്. എന്തുകൊണ്ട്? ഈശ്വരൻ എന്ന് പറയുന്ന ഒരു തത്വത്തെ നമ്മൾ അംഗീകരിക്കുമ്പോൾ അവിടെ ആരും എന്താണ് അവിടെ വിവാദം നടത്താനുള്ള എന്താണ്, ഈശ്വരൻ ഈശ്വര സാക്ഷാത്കാരമുണ്ടോ, അങ്ങനെ ആരും തർക്കിക്കാറില്ല. അത് നമ്മുടെ തർക്ക വിഷയമല്ല, വികല്പത്തിന്റെ വിഷയമല്ല. എന്തുകൊണ്ട്? ഈശ്വരൻ ജ്ഞാനസ്വരൂപനായിരിക്കും, നിത്യ അപരോക്ഷ സിദ്ധനായിരിക്കും. വാദസൂര്യനിൽ പ്രകാശമുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് ഈശ്വരനിൽ ഈശ്വര സാക്ഷാത്കാരമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ജീവൻ പരമാർത്ഥത്തിലുള്ള ആ ഈശ്വര സ്വരൂപം തന്നെയാണെങ്കിൽ എന്നാണ് ഇവിടെ പറയുന്നത്, സമമായി സർവപ്രാണികളിലും ഏകരൂപത്തിലിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ജീവൻ ഈശ്വര സാക്ഷാത്കാരം സാധ്യമാണോ എന്നുള്ള ചോദ്യത്തിന് പൂർണ്ണമായ സമാധാനം കിട്ടും. എന്താണ്? ആ ജീവൻ തന്റെ ജീവഭാവത്തെ വിട്ട് ഉപേക്ഷിച്ച് സർവഭൂതങ്ങളിലും സമനായിരിക്കുന്ന ആ ഈശ്വരഭാവത്തെ സാക്ഷാത്കരിക്കുന്നു. എ പശ്യതി സ പശ്യതി, അത് സാധ്യമായ കാര്യമാണ്, അസാധ്യമായ കാര്യമല്ല. അവനെന്താണോ ആ ഈശ്വരഭാവത്തെ സാക്ഷാത്കരിക്കുന്നത്, അപ്പോൾ അവൻ ഈശ്വരനായി തന്നെ തീരുന്നു, അവനെ ഈശ്വരീയത കൈവരുന്നു. അങ്ങനെ ഈശ്വരനെ സാക്ഷാത്കരിച്ചവരാണ് ഗുരുക്കന്മാർ. അതുകൊണ്ടാണ് നമ്മൾ ഗുരുസാക്ഷാത് പരബ്രഹ്മ എന്ന് പറയുന്നത്. ഇവിടെ ഗുരുവും ഈശ്വരനും രണ്ടാകാതിരിക്കുന്നത് കൊണ്ടാണ്, ഇങ്ങനെ ഒരു സിദ്ധാന്തം ഉള്ളത് കൊണ്ടാണ്. ഇത്രയും ഗുരുവിനുള്ള പ്രാമാണ്യം മറ്റ് ഈശ്വര വിശ്വാസികൾ കാണാത്തത് കൊണ്ടാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈശ്വര വിശ്വാസം ഈശ്വര സാക്ഷാത്കാരം സാധ്യമേ അല്ല. ജീവൻ ഈശ്വരൻ നേരിട്ട് തന്നെയിരിക്കും, സ്വർഗത്തിൽ തന്നെ ഇരിക്കും, ഭൂമിയിലിരുന്നു കൊണ്ട് സാക്ഷാത്കരിക്കുക സാധ്യമല്ല. അതിനവർ പറയുന്ന കാരണം എന്താണ്? ഈശ്വരന്റെ ബുദ്ധി പരിമിതമാണ്, പരിമിതമായ ബുദ്ധി കൊണ്ട് അപരിമേയനായിരിക്കുന്ന അനന്തനായിരിക്കുന്ന ഈശ്വരനെ ഒരിക്കലും സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. അത് ശരി തന്നെയാണ് അവരുടെ വാദം. ജീവന്റെ പരിമിതമായ ബുദ്ധി കൊണ്ട് അപരിമിതനായ ഈശ്വരനെ ഒരിക്കലും സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. പക്ഷേ അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈശ്വരനെ സാക്ഷാത്കരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഈശ്വരന്റെ ഈ അല്പമായ ബുദ്ധി കൊണ്ട്, ഈ ജീവന്റെ അല്പമായ ബുദ്ധി കൊണ്ട് ഈശ്വരനെ സാക്ഷാത്കരിക്കാമെന്നല്ല പറയുന്നു. ഈ പശ്യതി കാണുന്നു എന്നും മറ്റും പറയുമ്പോൾ ജീവനവന്റെ പരിമിതമായ പരിച്ഛിന്നമായിരിക്കുന്ന ചക്ഷുരിന്ദ്രിയം കൊണ്ട് കാണുന്നു എന്നോ, അല്ലെങ്കിൽ അവന്റെ ഈ ദോഷദൂഷിതമായ അന്ധക്കരണം കൊണ്ട് ഈശ്വരനെ സാക്ഷാത്കരിക്കുന്നു എന്നോ ഒന്നുമല്ല പറയുന്നു. മറിച്ച് എന്താണ്? ഈശ്വരനെ സാക്ഷാത്കരിക്കുന്നു എന്ന് പറയുന്നിടത്തല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് ഈശ്വരൻ? ആ ജീവന്റെ സർവമാലിന്യങ്ങളും ഇല്ലാതായി ആ ജീവന്റെ ജീവഭാവവും നശിച്ച് അവൻ ഈശ്വരീയ അവനിൽ കൈവരുന്നു. അതാണ് ഈശ്വര സാക്ഷാത്കാരം. ബുദ്ധി കൊണ്ടുള്ള അറിവല്ല ഈശ്വരൻ വിഷയമല്ല എന്ന് പറയുന്നിടത്തല്ല എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ജീവന്റെ കേവലം ഒരു ഉപകരണമായിരിക്കുന്നു. ബുദ്ധി എന്ന് പറയുന്നത് എന്താണ്? ജീവന്റെ ഒരു കരണം മാത്രമാണ്. മറ്റ് ഇന്ദ്രിയങ്ങളെപ്പോലെ കേവലം ഒരു ഇന്ദ്രിയം മാത്രമാണ്, ഒരു കരണം മാത്രമാണ്. ആ കേവലമായ കരണം ഉപയോഗിച്ച് അവന് ഈ അപരിമേയനായ സർവവ്യാപിയായിരിക്കുന്ന ഈശ്വരനെ അറിയാൻ കഴിയത്തില്ല. മനസ്സിനതിനെ വിഷയമാക്കാൻ പറ്റത്തില്ല. അതേസമയം ഈശ്വര സാക്ഷാത്കാരെ കുറിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇവിടെ തന്നെ പറയുന്നു എന്താണ്? പശീസ പശ്ചിതി, അവൻ ആ ഈശ്വരനെ സാക്ഷാത്കരിക്കുന്നു എന്നാ പറയുന്നു. അപ്പൊ അതെങ്ങനെ ഇത് രണ്ടും കൂടെ യോജിപ്പിക്കും? ഒരിടത്ത് ഈശ്വര സാക്ഷാത്കാരം പറയുക, വേറെടുത്ത് പറയുന്നു എന്താണ്? അത് മനസ്സിന് വിഷയമല്ല എന്ന് പറയുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നത്? രണ്ട് ശരി തന്നെയാണ്. ആ സാക്ഷാത്കാരം എന്ന് പറയുന്നത് എന്താണ്? ആ ജീവന്റെ അനുഭൂതിയാണ്. എന്താണ് അനുഭൂതി? അവന്റെ ജീവഭാവം നഷ്ടപ്പെടുമ്പോൾ, അതില്ലാതായി തീരുമ്പോൾ ആ ജീവനിൽ സംഭവിക്കുന്ന അവസ്ഥ, ജീവന് സംഭവിക്കുന്ന അവസ്ഥ. എന്താണ് ആ അവസ്ഥ? നമ്മൾ എങ്ങനെ വിശേഷിപ്പിക്കും? ആ ജീവന്റെ ഈശ്വരീയത, ഈശ്വരഭാവം, അതാണ് ഇവിടെ പറയുന്നത്. യോ പശ്യതി സ പശ്യതി. അത് സാധ്യമാണോ? അത് സാധ്യമാവണമെങ്കിൽ എന്ത് വേണം? ആദ്യം ഈ തത്വത്തെ അറിയണം. എന്താണ് ഈശ്വരൻ? സർവപ്രാണികളിൽ സ്ഥിതി ചെയ്യുന്നവനാണ്. സർവപ്രാണികളെയും മന്ദരാത്മാവായി സ്ഥിതി ചെയ്യുന്നവനാണ്. കേവലം ലോകാതീതനായി പ്രപഞ്ചാതീതനായി മറ്റൊരു പ്രപഞ്ചത്തിൽ ഇരിക്കുന്നവനല്ല, സ്വർഗത്തിലിരിക്കുന്നവനല്ല എന്ന് മനസ്സിലാക്കും. സമനായും ഏകനായും ഇരിക്കുന്ന ആ തത്വത്തെ, അത് ഈശ്വരൻ സമനായും ഏകനായും ഇരിക്കണമെങ്കിൽ ആ ഈശ്വരൻ പ്രപഞ്ചത്തിൽ കൂടി ഇരുന്നാലും ശരിയാവും. ഇല്ലെങ്കിൽ ഈശ്വരൻ എന്തുവരും? സർവവ്യാപകത്വം ഇല്ലാതെ വരും. ഈശ്വരൻ ന്യൂനത സംഭവിക്കും. അതുകൊണ്ട് ഈശ്വരൻ സർവവ്യാപിയായി ഇരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഈശ്വരൻ തന്നെ ജീവസ്വരൂപത്തിലിരിക്കുന്നു. എപ്പോഴാണോ അവന് അവന്റെ ആ ജീവഭാവം നഷ്ടപ്പെടുന്നത്, അവന് ഈശ്വരീയത പ്രാപ്തമാകുന്നു. അതുകൊണ്ടാണ് ഗുരു സാക്ഷാത് പരബ്രഹ്മ, ഗുരു ഈശ്വരൻ തന്നെ എന്ന് നമ്മൾ ഗുരുവിനെ കരുതുന്നതും ചിന്തിക്കുന്നതും സ്തുതിക്കുന്നതും ഭജിക്കുന്നതുമെല്ലാം. അതാണ് ഇവിടെ പറയുന്നത്. സർവേഷു ഭൂതേഷു സർവപ്രാണികളിലും സമം തിഷ്ഠന്തം, സമമായി സ്ഥിതി ചെയ്യുന്നവനും വിനശ്യസ്സു അവിനശ്യന്തം, നശിക്കുന്നവയിൽ നശിക്കാതിരിക്കുന്നവനും ആയ പരമേശ്വരൻ, പരമേശ്വരനെ യഹ പശ്യതി, ഏതൊരുവനാണോ സാക്ഷാത്കരിക്കുന്നത് സപശ്യതി, അവൻ മാത്രമേ ഈശ്വരനെ സാക്ഷാത്കരിക്കുന്നുള്ളൂ. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. എന്താണ് ഈശ്വര സാക്ഷാത്കാരം എന്നുള്ളത് ഇവിടെ തെളിച്ചു പറയുകയാണ്. സമം സർവേഷു ഭൂതേഷു തിഷ്ടന്തം പരമേശ്വരം വിനശ്യസ്വവിനശ്യന്തം യപ്പശ്യതി സപശ്യതി. സമം പശ്യൻ ഹി സർവത്ര സമവസ്ഥിതമീശ്വരം നഹിനസ്ത്യാത്മനാത്മാനം തതോ യാതി പരം ഗതിം യഥോക്തസ്യ സമ്യക് ദർശനസ്യ ഫലവചനേന സ്തുതി കർത്തവ്യേതി ശ്ലോക ആരഭ്യതി. ഈ പറയുന്ന സമ്യക് ദർശനത്തെ എത്രമാത്രം വാഴ്ത്തിയാൽ സ്തുതിച്ചാലും മതി വരത്തില്ല. അതാണ് യഥോക്ത സമ്യക് ദർശനസ്യ. ഈ സമ്യക് ദർശനത്തിന് ഫലവചനേന, അതിന്റെ ഫലങ്ങളെക്കുറിച്ച് പറഞ്ഞു. എന്താണ് അതിന്റെ ഫലം? ഇത്രയും ക്ലേശകരമായി ആശയാസകരമായി പ്രതിപാദിക്കുന്ന ഈ തത്വം, എന്താണ് ഇതിന്റെ ഫലം? അത് പറഞ്ഞുകൊണ്ട് സ്തുതി കർത്തവ്യ, അതിനെ സ്തുതിക്കേണ്ടതാണ്. ഇതി ശ്ലോക ആരഭ്യതേ എന്ന് പറഞ്ഞ് ഈ ശ്ലോകത്തിൽ പറയുക. അത് ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്ന ഈ അനുഭൂതി കൈവന്ന ആചാര്യന്മാര് ഗുരുക്കന്മാര് ഇതിനെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി ഇതിനെ പലതരത്തിൽ പറഞ്ഞിട്ടുണ്ട്. പലതരത്തിൽ പറയുന്നതിന് കാരണം ഇതിനെ ഗ്രഹിക്കുന്ന മനുഷ്യന്റെ ബുദ്ധി പലതരത്തിലായതുകൊണ്ട് അവരുടെ വാസനകൾ നാനാവിധത്തിലായതുകൊണ്ട് ഇതിനെ പലതരത്തിൽ പറയേണ്ടി വന്നു. ഇവിടെയും അത് തന്നെ ചെയ്യുന്നു. എന്തിനാ ഇതിനെ അങ്ങനെ പറയുന്നു? കാരണം ഈ ഇത് ഈ പറയുന്ന ഈശ്വര ദർശനം അത് പരമാർത്ഥത്തിൽ അത് അവാച്യമാണ്, അവർണ്ണനീയമാണ്, വാക്കുകൾ കൊണ്ടൊന്നും പറയാൻ കഴിയാത്തതാണ്. എങ്കിലും അത് പറയേണ്ടിയിരിക്കുന്നു. എന്തിന്? ഈശ്വര ദർശനം എന്ന് പറയുന്ന ഈ സല്ലാഭം, അതില്ലാതെ ഈ സംസാരത്തിൽ ഉഴലുന്ന ജീവന്മാരെ കുറിച്ചുള്ള കൃപ കൊണ്ട്, അവരോടുള്ള കാരുണ്യം കൊണ്ട് ഗുരുക്കന്മാർ ഇതിനെ വർണ്ണിക്കുന്നു. ഇനി എന്തിനു സ്തുതിക്കുന്നു? കാരണം അജ്ഞന്മാരായിരിക്കുന്ന ഈ ജീവന്മാർക്ക് ശ്രേഷ്ഠമെന്ന്, ദിവ്യമാണ്, അത് പ്രാപ്യമാണ് എന്നൊക്കെ അവരുടെ മനസ്സിൽ തോന്നുന്നതിന് വേണ്ടിയിട്ട്. സ്തുതിച്ചാലേ തോന്നത്തുള്ളൂ. ഒരാൾ ഒന്നിനെ പുകഴ്ത്തി പറയുമ്പോൾ കേൾക്കുന്നവർക്ക് നേരത്തെ പറഞ്ഞല്ലോ പ്രരോചനം. ഒന്നിനെ സ്തുതിച്ച് പറയുമ്പോൾ, പുകഴ്ത്തി വാഴ്ത്തി പറയുമ്പോൾ അറിവുള്ളവർ മറ്റുള്ളവർക്ക് അതിനോട് താല്പര്യമുണ്ടാവും. ഇത് ശ്രേഷ്ഠമാണല്ലോ. ആത്മതത്വത്തെക്കുറിച്ച് വർണ്ണിച്ചിട്ട് ആത്മതത്വ സാക്ഷാത്കാരത്തിന്റെ ഫലം ഇന്നതാണ്, ഈശ്വര സാക്ഷാത്കാരത്തിന്റെ ഫലം ഇന്നതാണ്, എന്താണ്? അവിടെ സാംസാരികമായ ക്ലേശങ്ങളൊന്നുമില്ല, സുഖദുഃഖാദികളില്ല, പരമമായ ആനന്ദമാണ്, സംസാരത്തിൽ നിന്നുള്ള പൂർണ്ണമായ മോചനം ലഭിക്കുന്നു. ഇങ്ങനെ ഇതിനെ വർണ്ണിക്കുമ്പോൾ, സ്തുതിക്കുമ്പോൾ ഗുരുക്കന്മാർ ഈശ്വര സാക്ഷാത്കാരം സൃഷ്ടിച്ചവർ, മറ്റുള്ളവർക്ക് അതിൽ ജിജ്ഞാസ ഉണ്ടാവും, രുചിയുണ്ടാവും, താല്പര്യപൂർവ്വം പ്രവർത്തിക്കും. അങ്ങനെ ക്രമേണ മറ്റുള്ളവരും ഈ സംസാരത്തിൽ നിന്ന് മോചിക്കും. അങ്ങനെ അവരെ സംസാര മോചനത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ഇതിനെ സ്തുതിക്കേണ്ടിയിരിക്കുന്നു. അതിനെ സ്തുതിക്കുന്നത് എത്ര സ്തുതിച്ചാലും അത് വെളിപ്പെടുത്തില്ല. വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് സ്തുതി. സ്തുതിയിലൂടെ നമ്മൾ ഗ്രഹിക്കുന്നത് പാരമാർത്ഥികമായ തത്വമല്ല, മറിച്ച് ആ തത്വത്തിന്റെ ഒരു ഈശ്വര ദർശനമാണ്. അല്ലാതെ പാരമാർത്ഥികമായ തത്വത്തെ ഒരു ഗുരുവിന്റെ വാക്കിൽ നിന്നും നമുക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഒരു വാക്കുകളും അതിനെ വെളിപ്പെടുത്തുന്നതിന് സക്ഷമമല്ല. എന്നാലും ഇവിടെ ആചാര്യ സ്തുതിക്കുകയാണ്. മറ്റുള്ളവർക്ക് അതിനൊരു താല്പര്യം ഉണ്ടാവട്ടെ, ഇതൊന്ന് സാധ്യമാണ്, ഇവിടെ സാധ്യമാണ് എന്നുള്ളതിന് വേറെ ഒരു പ്രമാണവും പ്രദർശിപ്പിക്കാൻ ഇല്ല. വാസ്തവത്തിൽ ആചാര്യന് സ്വ അനുഭവത്തെ വെളിപ്പെടുത്തുക. ആ അനുഭവമാണെങ്കിലും അത് പൂർണ്ണമായും വെളിപ്പെടുത്താനൊട്ട് കഴിയുന്നതുമല്ല. എന്നാലും ഏതെങ്കിലും തരത്തിൽ ആ അനുഭവത്തെ വെളിപ്പെടുത്തുന്നതിന്, അല്ലെങ്കിൽ ആ അനുഭവ ലേശത്തെ ശിഷ്യനിലേക്ക് സംക്രമിപ്പിക്കുന്നതിന്, അനുഭൂതി സംക്രമണം എന്ന് പറയുന്നുണ്ട് ആചാര്യന്മാർ. ഈശ്വര സാക്ഷാത്കാരത്തെ ഒരു ഗുരുവിന് വേറെ ഗുരുവിലേക്ക് സംക്രമിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷെ ആ ഈശ്വര സാക്ഷാത്കാരത്തിന്റെ ലേശം, സാക്ഷാത്കാര ലേശത്തെ എന്താണ് ആ ശിഷ്യന്റെ പവിത്രമായ അന്ധകരണത്തിലേക്ക് സംക്രമിപ്പിക്കാൻ ആചാര്യന് കഴിയും. അതാണിവിടെ പരമാചാര്യൻ ചെയ്യുന്നതാണ് സ്തുതി കർത്തവ്യ. അനുസ്തുതിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കും എന്താണ് ഇത് ആവർത്തിച്ച് ആവർത്തിച്ചത് പറയുന്നത്, ഇതിൽ പുതുമയൊന്നുമില്ലല്ലോ, മുമ്പ് കേട്ട കാര്യങ്ങൾ തന്നെയാണ് എന്നാണ്. വാസ്തവത്തിൽ ഇതിന്റെ തത്വത്തെ ഗ്രഹിക്കാനുള്ള ശരിയായ ജിജ്ഞാസ ഉള്ളിൽ ഉണർന്നവനെ സംബന്ധിച്ചിടത്തോളം ഇത് ഓരോ സമയവും ഓരോ നിമിഷവും പുതുമയുള്ളതായിരിക്കും. അവനെ സംബന്ധിച്ചിടത്തോളം ഇത് കേൾക്കുന്നതെല്ലാം നവനവമായ അനുഭവങ്ങൾ തന്നെയായിരിക്കും. അല്ലാത്തവനെ സംബന്ധിച്ച് ഇത് വളരെ ജഡമായും വിരസമായും നിർവീര്യമായും അനുഭവപ്പെടും. അത് പാത്രദോഷം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അത് സത്പാത്രത്തിലാണെങ്കിൽ, എന്നുവെച്ചാൽ യോഗ്യമായ അന്ധകരണത്തിലാണെങ്കിൽ, ഇതിന് ആവർത്തനം എന്ന് പറയുന്നതിന് പുനരുക്തി എന്ന് പറയുന്നത് ഒരിക്കലും വിരസമായ അനുഭവമായി തോന്നത്തില്ല. മറിച്ച് ഓരോ സ്തുതിയും അവന് പുതിയ പുതിയ അനുഭവങ്ങൾ പ്രദാനം ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പറയുന്ന എന്താണ്? സ്തുതി കർത്തവ്യ. സ്തുതി എന്ന് പറയുന്നത് ആചാര്യനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കർത്തവ്യമാണ്. അയാൾ ചെയ്തു തന്നെ തീരണം, എങ്ങനെയെങ്കിലും അവന്റെ അന്ധകരണത്തിൽ ഇതിന്റെ ഒരു ലേശം പതിയുന്നതിന് വേണ്ടിയിട്ട്. അതിനുവേണ്ടി വീണ്ടും പറയുന്നു ശ്ലോകാരഭ്യതേ സമവിധി സമം പശ്യൻ ഉപലഭമാനോ ഹി യസ്മാ സർവത്ര സർവഭൂതേഷു സമവസ്ഥിതം തുല്യതയാ അവസ്ഥിതം ഈശ്വരം അതീത അനന്തര ശ്ലോകോക്ത ലക്ഷണം. വീണ്ടും അത് പറയുന്നു സമമായി കാണുന്നവൻ. ഇവിടെ സമമായി കാണുന്നു എന്ന് പറയുമ്പോൾ അസമമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ അംഗീകരിച്ചുകൊണ്ട് ഈ നാനാത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ഈ നാനാത്വത്തിൽ തന്നെ ഈശ്വരനെ കാണുന്നു. സാധാരണ പറയുന്നുണ്ടോ ജഗത് ശരീരനായിരിക്കുന്ന ഈശ്വരൻ, ജഗത് ശരീരധാരിയായിരിക്കുന്ന ഈശ്വരൻ അതാണ്. അതിൽ വിഷമരൂപത്തിലിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ സമനായിരിക്കുന്ന ഈശ്വരനെ ഉപലഭമാന സാക്ഷാത്കരിക്കുന്നവൻ മുമ്പ് പറഞ്ഞ പശ്യതി സപശ്യതി എന്ന് പറഞ്ഞ രീതിയിൽ സാക്ഷാത്കരിക്കുന്നവൻ അവനെന്ത് ചെയ്യുന്നു? യസ്മാദ് അങ്ങനെയുള്ള സാക്ഷാത്കാരം കൊണ്ട് സർവത്ര സർവഭൂതേഷു സമവസ്ഥിതം സർവപ്രാണികളിലും അവൻ സമനായി കാണുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നു പ്രാണികളെ സമമായി കാണണം എന്നുള്ള അർത്ഥത്തിലല്ല, ഇവിടെ പറയുന്ന സോഷ്യലിസമാണ്. ഇതിന് ആൾക്കാർ സോഷ്യലിസമായിട്ട് എടുക്കുന്നു. സോഷ്യലിസമാണ് ഇവിടെ പറയുന്നത്. പ്രാണികളെ സമമായി കാണുന്നവനല്ല എന്ന് വെച്ചാൽ പ്രാണികളെ കാണുക എന്ന് പറഞ്ഞാൽ പശുവിനെ പശുവായി കാണുക, പട്ടിയെ പട്ടിയായി കാണുക, പൂച്ചയെ പൂച്ചയായി കാണുക, ഇതൊക്കെ അങ്ങനെ തന്നെ കാണും. ഇതിനെല്ലാം കൂടെ ഒന്നായിട്ട് കാണുക എന്നുള്ളതല്ല, ഒരു വിചിത്ര ജീവിയായിട്ട് അങ്ങനെ കാണുന്നതല്ല സമദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് അങ്ങനെ കാണുന്നതല്ല. അതാണ് പ്രത്യേകം എടുത്തു പറയുന്നതാണ് സർവഭൂതേഷു സർവപ്രാണികൾ എന്ന് വെച്ചാൽ സർവപ്രാണികളെ അംഗീകരിക്കുന്നുണ്ട്. സർവപ്രാണികളിലും ഭേദം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഭേദം നിലനിൽക്കുന്നത് കൊണ്ടാണ് ആ ഭേദത്തെ അംഗീകരിക്കുന്നതുകൊണ്ടാണ് ആ ഭേദം പരമാർത്ഥമല്ലെങ്കിൽ പോലും ഒരു തരത്തിലും അതിൽ പാരമാർത്ഥികം നിലനിൽക്കുന്നില്ലെങ്കിൽ പോലും അങ്ങനെയുള്ള ഒരു ഭേദത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ എന്ത് വരുന്നു? അതിൽ സമവസ്ഥിതം സർവഭൂതങ്ങളിലും സമമായിരിക്കുന്ന തത്വത്തെ കാണുന്നു. അതാണ് സമവസ്ഥിതം തുല്യതയാ അവസ്ഥിതം ഏകരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതാണ് ഈശ്വര ഈശ്വരതത്വം. അതാണ് തത്വജ്ഞാനിക്ക് ഇവിടെ അഭേദ ദർശനം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള ഭേദദൃഷ്ടി അതില്ലാതാകുക എന്നുള്ള അർത്ഥത്തിലല്ല. അതുകൊണ്ടാണ് വലിയ ഇത്തരം വലിയ അഭേദ ദർശനമുള്ള ആചാര്യന്മാർ പോലും ഈ കാല ദേശങ്ങൾക്കനുസരിച്ച് ഓരോ കാലത്ത് സംഭവിച്ചിട്ടുള്ള ഭേദവ്യവഹാരങ്ങളെല്ലാം പലപ്പോഴും അംഗീകരിച്ചു പോന്നിട്ടുള്ളത് നമുക്ക് പലതും സ്വീകാര്യമല്ലാതായിത്തീരുന്നു. വർണ്ണം ആശ്രമം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഓരോരോ കാലഘട്ടങ്ങളിൽ ഓരോ ആചാര്യന്മാർ അംഗീകരിക്കുകയും നിഷേധിക്കുകയും ചെയ്തത് അംഗീകരിക്കുന്നവരും നിഷേധിക്കുന്നവരും ഈ ഭേദദർശനത്തെ അംഗീകരിച്ചുകൊണ്ടാണ്. വ്യാവഹാരികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ഈ ഭേദത്തെ അവർ അംഗീകരിക്കുന്നു. ആ ഭേദത്തെ അംഗീകരിച്ചാലേ അതിനെ നിഷേധിക്കാൻ പറ്റൂ, അംഗീകരിച്ചാലേ അതിനെ സമർത്ഥിക്കാനും പറ്റൂ. അതൊക്കെ ഓരോ കാലവിശേഷമെന്ന് പറയാം. അതെല്ലാം സംഭവിക്കുന്ന എന്തുകൊണ്ട്? ആ വ്യാവഹാരികമായ ആ ഭേദത്തിന്റെ ഇല്ലായ്മയല്ല ഇവിടെ പറയുന്നത്. ആ ഭേദം നിലനിൽക്കും. ആ ഭേദത്തിൽ നമുക്ക് ആ ഭേദത്തെ അംഗീകരിച്ചുകൊണ്ട് അതിന് ഏത് ഇസത്തെയും നമുക്ക് കൊണ്ടുവരാം, സോഷ്യലിസമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇസമോ ഒക്കെ ഇതിൽ കൊണ്ടുവരാം. അതിന് ആത്മദർശനം വേണമെന്നില്ല. ആത്മദർശനം കൂടാതെയും അതൊക്കെ സംഭവിക്കാം. ഇവിടെ പറയുന്ന എന്താണോ അത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ഇസത്തെ അംഗീകരിക്കാനോ നിഷേധിക്കാനോ വേണ്ടി പറയുന്നതല്ല. പക്ഷെ ആത്മദർശനത്തിൽ എന്ത് ചെയ്യുന്നു? മറ്റ് ഭേദങ്ങളെ അത് പരമാർത്ഥമല്ലെങ്കിൽ കൂടിയും അതിനെ കണ്ടുകൊണ്ട് അതിലുപരിയായി സമവസ്ഥിതം സമമായിരിക്കുന്ന വിഷമങ്ങളിൽ സമമായിരിക്കുന്ന തുല്യതയാ അവസ്ഥിതം ഈശ്വരം ഈശ്വരനെ അവർ കാണുന്നു. അതീത അനന്തര ശ്ലോകോക്ത ലക്ഷണം അതീത അനന്തര ശ്ലോകങ്ങളിൽ പറഞ്ഞ ഈശ്വരനെ അവർ കാണുന്നു. സമം പശ്യൻ, അതായത് ഒരാൾ അയാളുടെ മനസ്സ് പ്രവർത്തിച്ചാൽ, കരണങ്ങൾ പ്രവർത്തിച്ചാൽ, അല്ലെങ്കിൽ അയാൾ വാ തുറന്ന് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം എന്താണ്? അയാൾക്ക് ഈ ഭേദദർശനത്തെ അംഗീകരിക്കേണ്ടി വരും. ഭേദാനുഭവത്തിന് മാത്രമേ ഇതെല്ലാം സാധ്യമാകൂ. ഏത് വലിയ അദ്വൈതം പറഞ്ഞാലും ശരി, സച്ചിദാനന്ദമെന്നോ അഹം ബ്രഹ്മാസ്മി എന്നോ തത്വമസി എന്നോ ഏത് വലിയ അദ്വൈതം പറഞ്ഞു കഴിഞ്ഞാലും ആ പറയുന്നതിന് അയാൾക്ക് ഭേദത്തെ അംഗീകരിക്കേണ്ടി വരും. ഭേദത്തെ ആശ്രയിച്ചേ പറയാൻ പറ്റൂ. പക്ഷേ ആ ഭേദത്തെ ആശ്രയിച്ചുകൊണ്ട് എങ്ങനെ അഭേദത്തെ പറയും? അത് വ്യക്തമായി ധരിക്കേണ്ടതാണ്. എന്താണ് അവർ ആ ഭേദത്തിന്റെ പാരമാർത്ഥികതയെ മാത്രമേ നിഷേധിക്കുന്നുള്ളൂ, ഭേദത്തിന്റെ പ്രതീതിയെല്ലാം നിഷേധിക്കുന്നു. ആ ഭേദത്തിന്റെ പരമാർത്ഥികതയെ നിഷേധിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവർ അഭേദത്തെ പ്രതിപാദനം ചെയ്യുന്നു. അപ്പൊ ഈ ഭേദത്തെ സംബന്ധിച്ച് പ്രപഞ്ച വ്യവഹാരത്തിന് എന്തായിരിക്കും അവരുടെ നിലപാട്? അതാണ് പറയുന്നു, അന്നന്ന് കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികളെന്ന് പറഞ്ഞിരിക്കുന്ന എന്റെ താല്പര്യം അതാണ്. അത് അതാത് കാലദേശങ്ങൾക്ക് ഉചിതമായ രീതിയിൽ ഈ ഭേദത്തെ സംബന്ധിച്ച് അവർ വ്യവഹരിക്കുന്നു. അതാത് ദേശകാലത്തങ്ങൾക്ക് ഉചിതമായ നീതിയെ ധർമ്മത്തേക്ക് അവർ സ്വീകരിക്കുന്നു, അനുഷ്ഠിക്കുന്നു, ലോകത്തിന് ഉപദേശിക്കുന്നു. അതുകൊണ്ട് ഒരാളുടെ ഒരു തത്വജ്ഞാനിയുടെ വ്യാവഹാരികമായ നിലപാടുകൾ ചിലപ്പോൾ നമുക്ക് കാലം മാറുമ്പോൾ നമുക്കത് സ്വീകരിക്കാൻ കഴിയാതെ വരും. അതിൻ്റെ അർത്ഥം നമ്മളെന്താണ്? അവരെ നിന്ദിക്കുന്നുവെന്നോ നിഷേധിക്കുന്നോ എന്നുള്ളതല്ല, മറിച്ച് നമ്മൾ ആ തത്വത്തെ അംഗീകരിച്ചിട്ട് അവരുടെ നിലപാടുകളെ മനസ്സിലാക്കുകയും നമ്മൾ വിശദീകരിക്കുകയും ചെയ്യുന്നു എന്നേ ഉള്ളൂ. അതിൽ കവിഞ്ഞു. അതുകൊണ്ടാണ് എന്താണോ കാലാനുസൃതമായി നീതിയും ധർമ്മവും എല്ലാം സ്വീകരിക്കണമെന്ന് സ്മൃതികാരന്മാരും ആചാര്യന്മാരും എല്ലാം പറഞ്ഞിട്ടുള്ളത്. എല്ലാ കാലത്തേക്കും ഒരു നീതി, എല്ലാ കാലത്തേക്കും ഒരു ധർമ്മം, അങ്ങനെയൊന്ന് ഇതുവരാരും കണ്ടുപിടിച്ചിട്ടില്ല. അതൊക്കെ മാറിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ്? ആ തത്വജ്ഞാനിയുടെ അനുഭവത്തെയാണ് ഇവിടെ പറയുന്നത്, മറിച്ച് തത്വജ്ഞാനിയുടെ വ്യവഹാരത്തെയല്ല. പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്, സമമായി കാണുന്നു, തുല്യമായി കാണുന്നു. അതുകൊണ്ട് തത്വജ്ഞാനി സമമായി വ്യവഹരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അല്ല, വ്യവഹാരം സമമായി ആർക്ക് സാധ്യമേയല്ല. വിഷവുമായിട്ട് വ്യവഹാരം സാധ്യമാകും. വ്യവഹാരത്തിന്റെ സ്വഭാവം തന്നെ, വ്യവഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വാക്ക്, വിചാരം, പ്രവൃത്തി, ഇതിൽ സമത്വം ആർക്ക് സാധ്യമേയല്ല. ഇന്നുവരെ ഒരു തത്വജ്ഞാനിയും അത് സാധിച്ചിട്ടുള്ള കാര്യമല്ല. എന്താണ് അവിടെ ഭേദത്തെ ആശ്രയിച്ച് വ്യവഹാരം സാധ്യമുള്ളൂ എന്നർത്ഥം. എല്ലാ കാര്യങ്ങളും ഭക്ഷ്യാഭക്ഷ്യ വിവേകം, ധർമാധർമ്മ വിവേകം, ന്യായ അന്യായ വിവേകം, നീതി അനീതി തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ ഭേദത്തെ ആശ്രയിച്ചിട്ടാണ്. ഗുരുശിഷ്യ ബന്ധം എല്ലാം ഭേദത്തെ ആശ്രയിച്ചിട്ടാണ്. ഉപദേശം എല്ലാം അപ്പൊ വ്യാവഹാരികമായ ആ ഭേദത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ തത്വദർശി ആ ഭേദത്തെ അതിക്രമിച്ച് അഭേദമായ അനുഭൂതിയിൽ നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതാണ് ഇവിടെ പറയുന്ന സമ്യക് ദർശനം, സമം പശ്യൻ, അല്ലെങ്കിൽ സമ്യക് ദർശനമെന്ന് ഗീതയിൽ പറയുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ നിഷ്പക്ഷമായി നോക്കിക്കഴിഞ്ഞാൽ ആത്മദർശനത്തിന്റെ തലത്തിൽ ഒരു ഗുരുക്കന്മാർക്കും പ്രത്യേകിച്ച് വിശേഷതകളൊന്നുമില്ല. ഒരാൾ ആത്മദർശിയാണോ? ഈ നമുക്ക് ഒരാളെ വേറൊരാളുമായി താരതമ്യപ്പെടുത്തിയിട്ട് എന്റെ ഗുരു ശ്രേഷ്ഠനാണ്, മറ്റേ ഗുരു മോശമാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ആത്മദർശനത്തിന്റെ കാര്യത്തിൽ എല്ലാ ഈശ്വരപുരുഷന്മാരും ഈശ്വരീയമായി തന്നെ സ്ഥിതി ചെയ്യുന്നു. അവിടെ നമുക്കൊരാളെ താഴ്ത്തിക്കെട്ടാനോ, ഒരാളെ ഉയർത്തി കാണിക്കാനോ, ഒരാളെ പുകഴ്ത്താനോ, ഒരാളെ നിന്ദിക്കാനോ ഒന്നും ഒരിക്കലും സാധ്യമേയല്ല. ഒരാൾ ആത്മദർശിയാണോ? അവിടെ നമുക്ക് മറ്റൊരാൾ ആത്മദർശിയുമായിട്ട് നമ്മൾ ഒരിക്കലും താരതമ്യം ചെയ്ത് പുകഴ്ത്തുകയും വീഴ്ത്തുകയും ഒക്കെ ചെയ്യുന്നത് അസംബന്ധമാണ്. എന്തുകൊണ്ട്? സമം പശ്യൻ, അവർ സമനായിരിക്കുന്ന ഈശ്വരനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ ഒരു തലത്തിൽ ആർക്കും പ്രത്യേകിച്ച് മേന്മയോ ഒന്നും ആർക്കും അവകാശപ്പെടാനില്ല. കിം നഹിനസ്തി ഹിംസാം നഗരോതി ആത്മന സുവിനയോ അസം ആത്മാനം. അങ്ങനെയൊക്കെ ചെയ്യുന്നവരോ, നിന്ദയും സ്തുതിയും ഒക്കെ ചെയ്യുന്നവരുണ്ടല്ലോ ശിഷ്യന്മാർ, അവരെന്ത് ചെയ്യുന്നു? ഹിനസ്തി, ഹിംസിക്കുന്നു. അവർ സ്വയം ഹിംസിക്കുകയാണെന്നർത്ഥം. നിങ്ങളൊരാളെ നിന്ദിക്കുമ്പോൾ, ഒരു ഈശ്വര പുരുഷനെ നമ്മൾ നിന്ദിക്കുമ്പോൾ അല്ലെങ്കിൽ അയാളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? വാസ്തവത്തിൽ തന്നെ തന്നെ ഹിംസിക്കുകയാണ്. ഹിംസ, അവനവനെ ഹിംസിക്കുന്നു എന്നർത്ഥം. പക്ഷേ മഹാത്മാക്കൾ ഹിംസ എന്ന കരുതി അവരൊരിക്കലും ഹിംസിക്കുന്നില്ല. അതെ, അത് പൂർണ്ണ അവതാരം എന്ന് പറയുന്നു, അംശാവതാരം എന്ന് പറയുന്നു, ദേവതകളെ കുറിച്ച് പറയുന്നു. പറയുന്നുണ്ടല്ലോ ശിവൻ വിഷ്ണു എത്രയോ ദേവതകളെ കുറിച്ച് പറയുന്നുണ്ട്. യക്ഷന്മാര്, കിന്നരന്മാര്, ഗന്ധർവന്മാര്, അങ്ങനെ ഒരുപാട് ജീവഭേദങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒരുപാട് അധികാര പുരുഷന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ജീവ വൈചിത്രം എന്ന് പറയുന്നത് നമ്മുടെ അനുഭവത്തിനും ശാസ്ത്രത്തിനും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരുപാട് വൈചിത്രങ്ങൾ സൃഷ്ടിയിലുണ്ട്, ഈശ്വര സൃഷ്ടിയിലുണ്ട്. നമ്മൾ ഇപ്പോൾ ഒരാളെ അവതാരമെന്ന് വിശ്വസിക്കുന്നു, ഒരാളെ അവതാരമെന്ന് വിശ്വസിക്കുന്നു, നമ്മൾ ആരാധിക്കുന്നു, ഭജിക്കുന്നു. എന്തിനെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ഒരാളെ അവതാരമെന്ന് വിശ്വസിക്കുകയും ഭജിക്കുകയും എല്ലാം ചെയ്യുന്നത്? ബാഹ്യമായി കാണുന്ന ആ ശരീരത്തെ ആശ്രയിച്ചിട്ടാണ്. നമ്മളവിടെ ഗ്രഹിക്കേണ്ട എന്താണ് തത്വം എന്താണ്? ഈ ബാഹ്യമായി കാണുന്ന ഈ ശരീരമല്ല വാസ്തവത്തിൽ. ആ ശരീരത്തെ എല്ലാം നമ്മൾ സ്തുതിക്കുകയും ഭജിക്കുകയും ചെയ്യേണ്ടത്. ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂതാത്മകമായ ബാഹ്യമായ ചക്ഷുരേന്ദ്രിയത്തിന് വിഷയമായിരിക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയ വിഷയമായിരിക്കുന്ന ഒന്നാണ്. അതല്ല അവതാരം എന്ന് പറയുന്നത്. അവതാരം എന്ന് പറയുന്നത് എന്താണ്? പരമാർത്ഥത്തിലുള്ള ഈശ്വരീയതയാണ്, ഈശ്വരതത്വമാണ്. അപ്പൊ ഈശ്വരതത്വത്തെ നമ്മൾ അവതാരമായി കാണാൻ ശ്രമിക്കുക. ശരീരത്തിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. പക്ഷെ നമ്മുടെ മനസ്സ് ജന്മജന്മാന്തരങ്ങളായി ആ രീതിയിൽ രൂപപ്പെട്ടു പോയതുകൊണ്ട് നമുക്ക് മനസ്സിന്റെ ആ രൂപകൽപ്പനയെ അതിജീവിച്ചിട്ട് ആ തത്വത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നമ്മളൊരിക്കലും തത്വത്തിന്റെ സാമീപ്യത്തെ അല്ല ആഗ്രഹിക്കുന്നത്, മറിച്ച് വ്യക്തിയുടെ സാമീപ്യത്തെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ വ്യക്തിയുടെ തലത്തിൽ നിന്ന് ഇത് പറയുന്ന ആരാണ്? ഞാൻ പറയുന്നതല്ല, അവതാര പുരുഷന്മാര്, ഗുരുക്കന്മാര്, ഈശ്വരീയ പുരുഷന്മാര് പറയുന്ന ഇത് തന്നെയാണ്. നിങ്ങൾ ഈ വ്യക്തിയായി കാണരുത്, തത്വമായി കാണുക എന്ന് പറയുന്നു. എന്നിട്ടും വ്യക്തിയായി കണ്ടുകൊണ്ട് നമ്മൾ പൂർണ്ണ അവതാരമൊന്നും അപൂർണ അവതാരമൊന്നും വേർതിരിക്കാൻ ശ്രമിക്കുന്നു. എപ്പോഴാണോ നമ്മൾ വ്യക്തിഭാവത്തിൽ കാണുന്നത്, അല്ലെങ്കിൽ ശരീരഭാവത്തിൽ കാണുന്നത്, അങ്ങനെയാണ്. നമ്മൾ വാസ്തവത്തിൽ ഈശ്വരൻ എന്ന് പറയുന്നത് നമുക്ക് ഫോട്ടോയിൽ കാണുന്ന രൂപമാണ്. ഫോട്ടോയാണ് നമ്മുടെ ഈശ്വരൻ. ഈശ്വരൻ ഫോട്ടോ അല്ല എന്ന് പറഞ്ഞാലും നമ്മൾ ഫോട്ടോയിലൂടെ ഈശ്വരനെ കാണത്തുള്ളൂ. അതല്ല പരമാർത്ഥത്തിലുള്ള തത്വം. ഈശ്വര തത്വമാണ് അവിടെ ദർശിക്കേണ്ടത്. അത് നാമരൂപങ്ങൾക്ക് അതീതമാണ്. ഇതാണ് പരമാർത്ഥം. ഈ പരമാർത്ഥത്തെ പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ ചോദിക്കും, അപ്പോൾ ഫോട്ടോ വയ്ക്കുന്നത് പാടില്ലെന്നാണോ പറയുന്നത്? അങ്ങനെ ആരാധിക്കാൻ പാടില്ലെന്നോ എന്നല്ല ഞാൻ പറയുന്നത്. ഇതിന് കഴിയില്ലെങ്കിൽ എന്താണ്? അടിക്കുന്ന വഴിയെ നടന്നില്ലെങ്കിൽ പിന്നെ നടക്കുന്ന വഴി അടിക്കുക, പിന്നെ അങ്ങനെ ആയിക്കോളുക എന്നുള്ളതേ ഉള്ളൂ. അതെ. പിന്നെ വേറൊന്ന് കരുതുന്നത്, മറ്റൊന്ന് കരുതുന്നത്, ഇപ്പൊ ജീവന്മാരിൽ തന്നെ സാധാരണ ജീവന്മാർ നമ്മൾ കാണാറുണ്ട്. എന്താണ്? സദ്ഗുണങ്ങളുള്ളവർ, ദുർഗുണങ്ങളുള്ളവർ, വിശേഷതകളുള്ളവർ, മൂഢന്മാര്, പ്രാഗൽഭ്യം, തേജസ്, ഇതിന്റെ എല്ലാം താരതമ്യങ്ങൾ കാണുന്നുണ്ട്. അത് സാധാരണ ജീവന്മാരിൽ കാണുന്നത് പോലെ തന്നെ ദിവ്യമായ ജന്മങ്ങളിലും കാണുന്നുണ്ട്. എന്താണ്? തേജസ്സിന്റെ, പ്രാഗൽഭ്യത്തിന്റെ, ഈശ്വരീയതയുടെ പ്രകടമായ ഭാവങ്ങളിൽ കാണുന്ന താരതമ്യം സിദ്ധപുരുഷന്മാരിൽ കാണുന്നുണ്ട്. ഈ താരതമ്യങ്ങൾ വച്ചും കൊണ്ട് അതിന്റെ വിശ്വാസികൾ പറയുന്നത് എന്താണ്? ഈ വ്യക്തിയിൽ പൂർണ്ണതയുണ്ട്, ഈ വ്യക്തിയിൽ അത്രത്തോളം പൂർണ്ണതയില്ല, അങ്ങനെ ഏറ്റക്കുറച്ചിലുകൾ കാണുന്നുണ്ട്. അതൊക്കെ വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവന്മാർ കൽപ്പിക്കുന്ന, ഓരോ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് കൽപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും പരമാർത്ഥമല്ല, ഇതൊക്കെ സ്തുതിപരമായി പറയുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, രാമന്റെ ഭക്തന്മാർ പറയും രാമൻ പൂർണ്ണ അവതാരമാണെന്ന് പറയും. നിങ്ങൾ ഇവിടെയല്ല, നിങ്ങൾ വടക്കേന്ത്യയിലേക്ക് പോവുക, രാമചരിത മാനസവും മറ്റും നിത്യം പാരായണം ചെയ്യുന്ന ഒരു സാധാരണക്കാരായ മനുഷ്യനോട് നിങ്ങൾ ചോദിക്കും ആരാണ് പൂർണ്ണാവതാരം, അവർ പറയും അത് രാമനാണ് എന്ന് പറയും. അയോധ്യയിൽ ചെന്നിട്ട് ചോദിക്കുക ആരാണ് പൂർണ്ണാവതാരം എന്ന് ചോദിച്ചാൽ അവർ പറയും രാമനാണ്, രാമനെപ്പുറം പൂർണ്ണത വേറെ ആർക്കും കൈവന്നിട്ടില്ല എന്ന് പറയും. അവരുടെ വിശ്വാസമാണ്, അവരുടെ അനുഭവമാണ്, രണ്ടും ശരിയാണ്. നമ്മൾ അവരോട് അല്ല കൃഷ്ണനാണ് പൂർണ്ണാവതാരം എന്ന് തർക്കിക്കാൻ നിന്നു കഴിഞ്ഞാൽ കാര്യം നടക്കത്തില്ല, തല്ലുകൂടെ കിട്ടും. ആശയം നിങ്ങൾ വൃന്ദാവനത്തിലേക്ക് അല്ലെങ്കിൽ മധുരയിലേക്ക് ചെല്ലുക. അവിടെ ചെന്നിട്ട് അവിടെയുള്ളവരോട് ചോദിക്കുക, ആരാണ് പൂർണ്ണാവതാരം? അവർ പറയും കൃഷ്ണനാണ്. പൂർണ്ണാവതാരം രാമനല്ല എന്നുള്ളതിന് ഒരുപാട് തെളിവുകൾ അവർ ഹാജരാക്കും, യുക്തികൾ അവരുടെ കയ്യിലുണ്ട്. അവർ പറയും പൂർണ്ണാവതാരം കൃഷ്ണനാണ് എന്ന് പറയും. എന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് കൽപ്പന വരുന്ന കാരണം? രാമനെ സ്തുതിക്കുന്നിടത്തെല്ലാം രാമനെ പൂർണ്ണമായിട്ട് തന്നെ പറയും. അധ്യാത്മ രാമായണം എടുത്ത് വായിച്ചു നോക്കുക, എത്രയോ സ്ഥലത്ത് പറയുന്നുണ്ട് രാമൻ പൂർണ്ണ പുരുഷനാണ്. എത്രയോ സ്ഥലത്ത് പറയുന്നു. ഭാഗവതം എടുത്ത് വായിച്ചു നോക്കുക, എത്രയോ സ്ഥലത്ത് പറയുന്നു കൃഷ്ണനാണ് പൂർണ്ണാവതാരം. രാമായണത്തിൽ അങ്ങനെ പറയുന്നു, അധ്യാത്മ രാമായണത്തിൽ അധ്യാത്മ ഭാഗവതത്തിൽ പറയുന്നു. ഇതാണ് അപ്പോ ഇത് രണ്ടും വായിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എന്നോട് ഒരാൾ ചോദിക്കുകയാണ്, ഇതിൽ ആരാ പൂർണ്ണാവതാരം എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? ഞാൻ ആരുടെ പക്ഷം പറയും? അപ്പോൾ ഞാൻ പിന്നെ എന്റെ തടി രക്ഷിക്കാനേ നോക്കൂ. രാമൻ ഭക്തന്മാരാണെന്ന് മുമ്പിക്കുന്നെങ്കിൽ ഞാൻ പറയും രാമനാണ് പൂർണ്ണാവതാരം. കൃഷ്ണ ഭക്തന്മാരുടെ മുമ്പിലാണ് പറയേണ്ടി വരികയാണെങ്കിൽ ഞാൻ പറയും കൃഷ്ണനാണ് പൂർണ്ണാവതാരം എന്ന് പറഞ്ഞ് ഞാൻ രക്ഷപ്പെടാൻ നോക്കും. അപ്പം അതുകൊണ്ട് അത് വിശ്വാസമാണ്. ആരുടെയും വിശ്വാസത്തെ നമ്മൾ ഭഞ്ജിക്കാൻ പാടില്ല, ആരുടെയും വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല. കാരണം ആ വിശ്വാസമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. അത് ആവശ്യമാണെന്നാണ് മനുഷ്യൻ, അത്തരം വിശ്വാസങ്ങളും മറ്റും. അതുകൊണ്ട് ഒന്ന് പൂർണ്ണാവതാരമാണെന്ന് നമ്മൾ പറയും, മറ്റൊന്നെല്ലാം പൂർണ്ണാവതാരം അല്ല എന്ന് നിഷേധിക്കേണ്ട കാര്യമില്ല. ഓരോന്നിനെയും അതാത് രീതിയിൽ നമ്മൾ സമീപിക്കുമ്പോൾ എല്ലാം പൂർണ്ണമെന്ന് മനസ്സിലാക്കുന്നതാണ് നല്ലത്. രാമനും പൂർണ്ണാവതാരം തന്നെ, കൃഷ്ണനും പൂർണ്ണാവതാരം തന്നെ. അതുകൊണ്ട് അതൊന്നും കൊണ്ട് ഇവിടെ നമുക്ക് ഭേദത്തെ സമർത്ഥിക്കാൻ കഴിയത്തില്ല. എല്ലാ ശിഷ്യന്മാർക്കും അവരവരുടെ ഗുരുക്കന്മാർ സാക്ഷാത് പരം ബ്രഹ്മം തന്നെ. ആ ഗുരു താൻ ഗുരുവെന്ന് സങ്കല്പിക്കുന്ന ഒരാൾ അത് ഈശ്വരനെ സാക്ഷാത്കരിച്ചോ ഇല്ല അതൊന്നുമല്ല വിഷയം. അതൊന്നും ഒരിക്കലും ഇത് ശിഷ്യന് കയറി പരിശോധിക്കാൻ ഒക്കത്തില്ല. ഏത് ഗുരുവിന്റെ ഉള്ളിലാണ് ഒരു ശിഷ്യന് കയറി പരിശോധിക്കാൻ പറ്റുന്നത്? ഒന്നുമില്ല. അവിടെ എല്ലാം എന്താണ്? തന്റെ അന്തരാത്മാവിനുള്ള ഒരു വിശ്വാസം, ശ്രദ്ധ, അതിനെ ആശ്രയിച്ചുകൊണ്ടാണ് ഓരോ മനുഷ്യനും ഓരോ മാർഗത്തെ പിന്തുടരുന്നത്, ഓരോ ഗുരുക്കന്മാരെ പിന്തുടരുന്നത്. അപ്പൊ ആ ഗുരു അത് പൂർണ്ണമാണെന്ന് കരുതുന്നതാണ് ഉത്തമം, ശ്രേഷ്ഠം. തന്റെ ഗുരുവിൽ എന്തെങ്കിലും ന്യൂനതയുണ്ടെന്ന് വിവേകമുള്ള ഒരു ശിഷ്യനും കരുതാറില്ല. ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ടില്ല, ഗുരുവിനെ അറിഞ്ഞിട്ടില്ല. അത് ആന്തരികമായ ശ്രദ്ധ ഉണ്ടങ്ങനെ കരുതുന്നു. അതുകൊണ്ട് മറ്റാരെയും താഴ്ത്തിക്കെട്ടേണ്ട കാര്യം ഇല്ല. അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്തു? അത് ഹിംസയായിരിക്കും. ആരെയെങ്കിലും നിന്ദിച്ചു കഴിഞ്ഞാൽ അത് ഹിംസയാണ്. നഹിനസ് ഹിംസ എന്ന കരോതി പറയുന്നു. അപ്പോൾ ആ സമത്വദൃഷ്ടിയെ ഒരാൾ സ്വീകരിക്കുക, ഹിംസിക്കുന്നില്ല. ആത്മനാശയനൈവ സമാത്മാനം, സ്വയം തന്നെ ഹിംസിക്കുന്നില്ല. മറ്റാരെങ്കിലും ഹിംസിച്ചാൽ തന്നെ തന്നോട് തന്നെയുള്ള ഹിംസയായി മാറും. അത് വരാൻ പാടില്ല. ഹിംസിക്കാതിരുന്നു കഴിഞ്ഞാലോ പറയുന്നു, തഥ തഥഹിംസനാദിയാദി പരാം പ്രവിഷ്ടാം ഗതിം മോക്ഷാഖ്യാം. അവിടെ ഭാഷ്യകാരൻ തഥോ യാതി പരാം ഗതിം, അങ്ങനെ ഹിംസ കൂടാതെ ജീവിക്കുന്നവൻ, സമമായി കാണുന്നവൻ എന്നർത്ഥം. സർവത്ര സമവസ്ഥിതനായിരിക്കുന്ന ഈശ്വരനെ സമമായി കാണുന്നവൻ എന്നാണ്. തഥഹിംസന, അത് അഹിംസാവ്രതം കൊണ്ട്. അത് വലിയൊരു അജ്ഞതയാണ് ഇതിനൊക്കെ കാരണമായിരിക്കുന്നത്. എല്ലാ ശിഷ്യന്മാരും ഒരു ഗുരുവിനെ സമീപിച്ച് ഗുരുവിൽ നിന്ന് എന്തെങ്കിലും ഉപദേശം കിട്ടി ഗുരുവിന്റെ ഒരു ശിഷ്യഭാവം വന്നു കഴിഞ്ഞാൽ എല്ലാ ഗുരു ശിഷ്യന്മാരും ശ്രമിക്കുന്നത് ഗുരുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഗുരുവിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഈ ഗുരുവിനെ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമം അറിഞ്ഞോ അറിയാതെ ചെയ്യുന്നതുകൊണ്ടാണ് മറ്റ് ഗുരുക്കന്മാരെല്ലാം നിന്ദിക്കാനും ഹിംസിക്കാനും ഒരുമ്പെടുന്നു. ഒരു അവിവേകം കൊണ്ടാണ്, താൻ തന്റെ ഗുരുവിനെ രക്ഷിക്കുന്നു. അപ്പോൾ തന്റെ ഗുരുവിന്റെ അനുഗ്രഹമാണ് തനിക്ക് ആത്മീയമായി ചിന്തിക്കുന്നതിനും. എന്തിന്? തന്റെ ചലനം പോലും ഗുരുവിന്റെ അധീനമാണ് എന്ന് കരുതേണ്ട സ്ഥാനത്ത് തന്റെ ഗുരുവിന്റെ രക്ഷ തന്റെ കയ്യിലാണെന്ന് കരുതുന്ന അവിവേകം. ഈ അവിവേകം കൊണ്ടാണ് ഹിംസയ്ക്ക് മുതിരുന്നത്. പറയുന്നു അത് പാടില്ല. തഥ തഥഹിംസന, ആ ഹിംസ കൊണ്ട് അഹിംസാവ്രതം കൊണ്ട്. ഇവിടെ ഹിംസ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണോ, പ്രത്യേകമായിട്ടും നിന്ദ പോലെയുള്ള കാര്യങ്ങളാണ്, കൊല്ലുക എന്നുള്ള അർത്ഥത്തിലല്ല, പരനിന്ദാസൂയ പോലെയുള്ള കാര്യങ്ങളാണ്. അതെല്ലാം ഉപേക്ഷിച്ച് അഹിംസാവ്രതം കൊണ്ട് പരാം പ്രകൃഷ്ഠാം ഗതിം മോക്ഷാഖ്യാം, മോക്ഷം എന്ന് പറയുന്ന പരമമായ ആ പദത്തെ ആണ് നേരത്തെ പറഞ്ഞല്ലോ സമ്യക് ദർശന ഫലവചനം, ആ ഫലത്തെ പ്രാപിക്കുന്നു, യാതി പ്രാപിക്കുന്നു, മോക്ഷം എന്ന് പറയുന്ന പരമപദത്തെ പ്രാപിക്കുന്നു. ഹിംസിക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ വെറും വാച്യാർത്ഥം കൊടുക്കരുത്. നഹിനസ്തി ആത്മനാത്മാനം, അവൻ തന്നെ കൊല്ലുന്നില്ല. ഇവിടെ ആർക്കെങ്കിലും ആരെയെങ്കിലും കൊല്ലാൻ കഴിയുമോ? സ്വയം അസാധ്യമല്ല. നന്നു നൈവ കശ്ചിത് പ്രാണി സ്വയം സ്വം ആത്മാനം ഹിനസ്തി. ഇവിടെ ചോദിക്കുകയാണ് ഈ ലോകത്തിൽ ഒരു പ്രാണിയും തന്നെ ഹിംസിക്കുന്നില്ല എന്നർത്ഥം. ആത്മഹത്യ ചെയ്യുന്നവനോന്ന് പെട്ടെന്ന് ചോദിക്കുക, അവനും തന്നെ ഹിംസിക്കാൻ പറ്റുന്നില്ല. സ്ഥൂലമായ ശരീരത്തെ നശിപ്പിക്കാൻ കഴിഞ്ഞെന്നിരിക്കും, പക്ഷെ അതും ആത്മഹത്യയല്ല, ആത്മാവിന്റെ ഹനനമല്ല. എന്തുകൊണ്ട്? അതിനും ചിന്തന്തി ശസ്ത്രാണി എന്നെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ ഹിംസിക്കാൻ ആർക്കും സാധ്യമല്ല. എന്തിന്? ശരീരത്തെ മാത്രം, ആത്മാവിനെ മാത്രമല്ല, മനസ്സിനെ ഹിംസിക്കാൻ കഴിയത്തില്ല, പ്രാണന്മാരെ ഹിംസിക്കാൻ കഴിയത്തില്ല, ഇന്ദ്രിയങ്ങളെ ഹിംസിക്കാൻ കഴിയത്തില്ല. ആത്മഹത്യ ചെയ്താലും ഇതിനെയൊന്നും ഒരാൾ ഹിംസിക്കാൻ കഴിയത്തില്ല. കേവലം സംഭവിക്കുന്ന എന്താണ്? പ്രാണവിയോഗം. ഈ സ്ഥൂല ശരീരത്തിൽ നിന്ന് ഈ പ്രാണൻ അങ്ങോട്ട് അടർത്തി മാറ്റാം, അത്രേ സാധിക്കത്തുള്ളൂ. അതിക്കവിഞ്ഞൊന്നും സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ ഭാഷ്യകാരൻ പൂർവപക്ഷമായിട്ട് ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്, ഈ ലോകത്തിൽ ഒരു പ്രാണിയും തന്നെ ഹിംസിക്കുന്നില്ലല്ലോ. കഥം ഉച്ചതി അപ്രാപ്തം ന ഹിനസ്ഥീതി. ഇത് നടക്കാത്ത കാര്യമാണ്, ഈ ലോകത്തിൽ ആരും ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമാണ് ആത്മഹത്യ, തന്നെ ഹനിക്കുക എന്ന് പറയുന്നു. പ്രാപ്തമേ അല്ല, എവിടെയെങ്കിലും ഇതുവരെ ഒരിടത്ത് സംഭവിച്ചിട്ടുള്ളതായിട്ട് അറിവില്ല. പിന്നെ എന്തുകൊണ്ട് പറഞ്ഞു തന്നെ ഹനിക്കുന്നു? യഥാ, ഇതുപോലെ ചില അർത്ഥവാദപരമായ വാക്യങ്ങൾ ശ്രുതിയിലുണ്ട്. അപ്പോൾ ഇതെന്താണ്? ശ്രുതി സാരമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്ന ഗീത. അതുകൊണ്ട് ശ്രുതിയെ അനുകരിച്ച് പറഞ്ഞതാണോ? ന പൃഥിവ്യം നന്തരിക്ഷേന ദിവ്യ അഗ്നി ചേതവ്യ തൈത്രിയ സംഹിതയിൽ അഗ്നി ചൈനം എന്ന് പറയുന്ന യാഗക്രിയയെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് ഇഷ്ടികകള് പ്രത്യേക ആകൃതിയിൽ, പരുന്ത് പോലെയുള്ള പ്രത്യേക ആകൃതിയിൽ ചയനം ചെയ്ത് അടുക്കി വച്ച് മന്ത്ര ഉച്ചാരണത്തോടുകൂടി അഗ്നിയെ ജ്വലിപ്പിക്കുന്നതുവരെയുള്ള ചടങ്ങുകളാണ് അഗ്നി ചയനമെന്ന് വേദത്തിൽ പറയുന്നത്. അഗ്നി ചയനത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, എന്നാ പൃഥിവ്യാം, പൃഥിവിയിൽ അഗ്നി ചയനം സാധ്യമല്ല, എന്ന അന്തരീക്ഷ അന്തരീക്ഷത്തിൽ പാടില്ല, എന്നാ ദിവ്യലോകത്തിൽ പാടില്ല, അഗ്നിചയനം ചെയ്യാൻ പാടില്ല എന്ന് പറയും. ഇത് പറയുന്ന അസംബന്ധമാണ്. എന്താണോ പൃഥ്വിയിൽ അഗ്നിചയനം പാടില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, കാരണം സാധാരണ അത് ചെയ്തു വരുന്നത് പൃഥ്വിയിലാണ്, അവിടെ പാടില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാകും. പക്ഷെ എന്നാ അന്തരീക്ഷേ, അന്തരീക്ഷത്തിൽ ആർക്കാണ് അഗ്നിചയനം ചെയ്യാൻ സാധിക്കുന്നത്? എന്നാ ദിവി, ദ്വിലോകത്തിൽ ആർക്കാണ് അഗ്നിചയനം ചെയ്യാൻ സാധിക്കുന്നത്? അപ്പൊ ഇവിടെ അപ്രാപ്തമായ ഒരു കാര്യത്തെ ഇവിടെ നിഷേധിച്ചിരിക്കുകയാണ്. പ്രാപ്തമായ ഒരു കാര്യത്തെ നിഷേധിക്കുമ്പോൾ മാത്രമേ അത് അർത്ഥവത്താകത്തുള്ളൂ എന്നർത്ഥം. ഒരു മനുഷ്യനോട് പറയുകയാണ്, എന്താണ് നീ സത്യം പറയണം, അസത്യം പറയരുത്. അസത്യം പറയരുത് എന്ന് പറയുമ്പോൾ അത് അർത്ഥവത്താണ്. എന്തുകൊണ്ടാണ്? അസത്യം പറയുക എന്ന് പറയുന്നത് അവന് പ്രാപ്തമാണ്. അപ്പോൾ ആ നിഷേധത്തിനൊരർത്ഥമുണ്ട്, കാരണം അവന് അസത്യം പറയാതിരിക്കാം, അവൻ വിചാരിച്ച കഴിയും. പക്ഷേ അന്തരീക്ഷത്തിൽ അഗ്നിചയനം ചേരുതെന്ന് പറയുന്നത് അസംബന്ധമാണ്, കാരണം അന്തരീക്ഷത്തിൽ ഒരിക്കലും അഗ്നിചയനം പ്രാപ്തമല്ല. അതുപോലെ ദിവി, ദ്വിലോകത്തിൽ അഗ്നിചയനം ചെയ്തെന്ന് പറയുന്നത് അവിടെ ആരാ മനുഷ്യൻ എങ്ങനെയാ ദ്വിലോകത്തിൽ പോയി അഗ്നിചയനം ചെയ്യുന്നത്? അപ്പോൾ ഈ പറയുന്നതൊക്കെ അസംബന്ധമാണ്. അസംബന്ധമായ വേദവാക്യങ്ങളുണ്ടോ? ഉണ്ട്. അപ്പോൾ അതെല്ലാം എന്താണ്? നിന്ദാപരമായോ അല്ലെങ്കിൽ അഗ്നിചയനത്തെ നിന്റെ സ്തുതിപരമായോ പറയുന്ന അർത്ഥവാദ വാക്യങ്ങളാണ്. അതുപോലെയാണോ ഇത്? സ്വയം വാച്യ അർത്ഥമില്ലാത്തതും എന്നാൽ മറ്റെന്തെങ്കിലും അർത്ഥത്തെ ലക്ഷിപ്പിക്കുന്നതുമാണ് അർത്ഥവാദ വാക്യം. അങ്ങനെയാണോ ഇത്? പറയുന്നു അല്ല, നൈഷദോഷം അങ്ങനെയൊന്നുമല്ല ഇവിടെ പറയുന്നു. അജ്ഞാനാത്മതിരസ്കരണ ഉപപത്തെ. ഇവിടെ ഹിംസ എന്ന് പറയുന്നത് എന്താണ്? ആത്മതത്വത്തെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഹിംസ എന്ന് പറഞ്ഞാൽ എന്താണ്? അജ്ഞാനം കൊണ്ട് ആത്മാവിനെ തിരസ്കരിക്കുക, ആത്മാവിനെ വിസ്മരിക്കുക, ഇതാണ് ഇവിടുത്തെ ഹിംസ എന്ന് പറയുന്നത്, ആത്മഹത്യ എന്ന് പറയുന്നവരാണ്. ആത്മസ്വരൂപത്തെ അറിയാൻ ശ്രമിക്കാതിരിക്കുക, അതാണ് ഇവിടുത്തെ ഹിംസ. അത് വിശദീകരിക്കുന്നു അടുത്ത്. സർവോ ഹി അത്യന്ത പ്രസിദ്ധം സാക്ഷാത് അപരോക്ഷാത് ആത്മാനം തിരസ്കൃത്യ അനാത്മാനം ആത്മത്വേന പരിഗ്രഹ്യ തമപി ധർമാധർമ്മ കൃത്വ ഉപാത്തം ആത്മാനം ഹത്വ അന്യമാത്മാനം ഉപാദത്തെ നവം തം ച ഏവം ഹത്വ അന്യം ഏവം തമപി ഹത്വ അന്യം ഇത്യേവം ഉപാത്തം ഉപാത്തം ആത്മാനം ഹന്തി ഇതി ആത്മഹ സർവോ അജ്ഞഃ. അജ്ഞാനം എന്താണെന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പോൾ അജ്ഞൻ ആത്മഹായാണ്, ആത്മഹത്യ ചെയ്യുന്നവനാണ്. അല്ലാതെ ശരീരത്തെ നശിപ്പിക്കുന്നത് ഒരിക്കലും ആത്മഹത്യയല്ല. ഇവിടെ ആ ഈശ്വരബോധം കൂടാതിരിക്കുന്നുണ്ട്. സർവപ്രാണികളിലുള്ള ഈശ്വരനെ സാക്ഷാത്കരിക്കാത്തവൻ തന്നെ ഹിംസിക്കുന്നു. തത്വജ്ഞനാണെങ്കിലോ തന്നെ ഹിംസിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അവൻ പരമപദത്തെ പ്രാപിക്കുന്നു എന്നതാണ് പറയുന്നത്. സമം പശ്യൻ ഹി സർവത്ര സമവസ്ഥിതമീശ്വരം നഹി നസ്ത്യാത്മനാത്മാനം തതോ യാതി പരം ഗതിം പ്രകൃത്യൈവ ച കർമാണി ക്രിയമാണാനി സർവശ യ പശ്യതി തഥാത്മാനം അകർത്താരം സ പശ്യതി യദാ ഭൂത പൃഥക് ഭാവം ഏകസ്തം അനുപശ്യതി തത ഏവ ച വിസ്താരം ബ്രഹ്മ സമ്പദ്യതേ തദാ അനാദിത്വാദ് നിർഗുണത്വാദ് പരമാത്മാവം അമ്പ്യയ ശരീരസ്ഥോപി കൗന്ദേയ നക്കരോതി ന ലിപ്യതേ യഥാ സർവഗതം സൗഷ്മ്യാദ് ആകാശം നോപലിപ്യതേ സർവത്രാവസ്ഥിതോ ദേഹേ തഥാത്മാനോപലിപ്യതേ യഥാ പ്രകാശയത്യേക കൃഷ്ണം ലോകമിമം ബ്രവീ ക്ഷേത്രം ക്ഷേത്രേ തഥാ കൃഷ്ണം പ്രകാശയതി ഭാരത ക്ഷേത്രക്ഷേത്രജ്ഞയോരേവം അന്തരം ജ്ഞാനചക്ഷുഷാ ഭൂതപ്രകൃതിമോക്ഷം ച വിദുര്യാന്തി തേ പരം. ശാന്തി ശാന്തി ശാന്തി.